എന്ന് പറഞ്ഞു. ഇക്ക എന്ന് പറയുമ്പോ എണ്ണ യാവാരാല അച്ച് പരമേരിക്കണം. ഇക്കാരത്തിന് എകാരം വരും, ഉകാരത്തിന് വകാരം വരുന്നു, ഋകാരത്തിന് രേഫം വരുന്നു, ഋകാരത്തിന് ലീ വരുന്നു. അച്ച് പരമിരിക്കുമ്പോഴെന്ന് പറഞ്ഞു. ഇനി അടുത്ത് എഴുതി നോക്കുക, ഇതെന്താ വർക്ക് ചെയ്യുന്നത്? ആ പ്ലസ് ഇതിലൊന്നും കാണുന്നില്ലല്ലോ. ആ പ്ലസ് ആ ഇല്ലെങ്കിൽ വേണ്ട. നമ്മൾ ബുക്കിൽ എഴുതിയാലും മതി. അതിന് വരുന്നുണ്ടല്ലോ, അപ്പൊ അത് എഴുതിയാലും മതി. ഇത് വർക്ക് ചെയ്യുന്നില്ല, മോണിറ്റർ. അപ്പോൾ അവിടെ എങ്ങനെയാണ്? ഇപ്പോ നമ്മൾ നേരത്തെ ഉദാഹരണം പറഞ്ഞ് ഈ ഊ ഇത്രയും അതിന്റെ ഉദാഹരണവും പഠിച്ചു. ഈയുടെ പരത്തിൽ ആ വന്നു കഴിഞ്ഞാൽ ഈക്ക് യാ വരും. പൂവിന്റെ പരത്തിൽ ആ വന്നു കഴിഞ്ഞാൽ ഊക്ക് വാ വരും. ഋവിന്റെ പരത്തിലാവുന്നു കഴിഞ്ഞാൽ ഋവിന് രേഖം വരും. ഋവിന്റെ പരത്തിലാവുന്നു കഴിഞ്ഞാൽ ഋവിന് ല് വരും. ലുവിന് ഉദാഹരണം ഇല്ല, അത് വൈദികമാണ്. പൊതുവെ സന്ധി ചെയ്യുന്നിടത്തെല്ലാം ഋ നമുക്ക് വിടാം, അതിന്റെ അധികം ആവശ്യം വരുന്നില്ല. അപ്പൊ ഇനി എഴുതി നോക്കേണ്ടത് ബുക്കിൽ എഴുതിയാലും മതി. ബുക്കുള്ളവർ ആ പ്ലസ് അല്ല ഇ പ്ലസ് അവിടെ ഒന്നും എഴുതിയാൽ ഇ പ്ലസ് ആ പിന്നെ ആ ഇപ്പൊ വന്നല്ലോ, വന്നിട്ടുണ്ട് ഇ പ്ലസ് ആ. ഇനി അതിന്റെ താഴെ ഇ പ്ലസ് ഇ പോലെ ഓരോന്ന്. പിന്നെ അതിന്റെ താഴെ ഊ പ്ലസ് ആ, അതിന്റെ താഴെ ഊ പ്ലസ് ഊ, ഊ പ്ലസ് ആ, അതിന്റെ താഴെ ഊ പ്ലസ് ഊ, അതിന്റെ താഴെ പ്ലസ് ആ, അതിന്റെ താഴെ പ്ലസ് റ്. ഇതിൽ നമ്മൾ ആദ്യത്തെ ഉദാഹരണം ഇ പ്ലസ് ആ. അവിടെ എന്താ പറഞ്ഞത്? ഇക്കിന്റെ സ്ഥാനത്ത് എണ്ണ് വരും, ഇക്കിൽ പെടുന്നതാണ് ഈ. അതിന് എണ്ണ് വരും, ഈയുടെ സ്ഥാനത്ത് യകാരം വരും, അച്ചു പരമിരിക്കുക, അച്ചിൽപ്പെട്ട ആയാണ് പരത്തിരിക്കുന്നത്, അവിടെ വന്ന് ഉദാഹരണം കാണിച്ചു യാ, നമ്മൾ പഠിച്ചാണ്. അതിന്റെ താഴെ നോക്കുക, ഇ പ്ലസ് ഇ. ഇവിടെ ഇതേ നിയമമാണ് വരേണ്ടത്. എന്തുകൊണ്ട്? ഈ എന്ന് പറയുന്ന ഇക്കിൽപ്പെട്ടതാണ്, അതിന്റെ പരത്തിലിരിക്കുന്നത് ഇയാണ്, ഇ പ്ലസ് ഇ. അത് അച്ചിൽപ്പെട്ടാണ്. അപ്പോൾ പൂർവ്വത്തില് ഇഗോ എണച്ചി എന്നുള്ള സൂത്രമനുസരിച്ച് ഇ പ്ലസ് ഇ എന്ന് ഇരിക്കുന്നിടത്ത് ഇക്കായ ഈയുടെ പരത്തിൽ അച്ചിലെ ഈ ഇരിക്കുമ്പോൾ പൂർവ്വത്തിലെ ഈക്ക് യകാരം വരേണ്ടതാണ്, പക്ഷെ വരത്തില്ല. ഇവിടെ എന്താണ് വരുന്നത്? അഗത സവർണേ ദീർഘ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന സൂത്രം ഈ പുസ്തകത്തിലാണെങ്കിൽ 19-ാമത്തെ പേജ്, എന്റെ പുസ്തകം 19-ാമത്തെ പേജിൽ 3-ാമത്തെ സൂത്രം ഗീതാപ്രസന്റെ പുസ്തകമാണ്. ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് പാണിനിയുടെ ഒരു നിയമം നമ്മൾ പഠിക്കുന്നു. കാരണം പാണിനി തന്നെയാണ് പറഞ്ഞത്, ഇക്കിന്റെ സ്ഥാനത്ത് എണ്ണ് വരും, അച്ച് വരമിരിക്കെ. അങ്ങനെയാണെങ്കിൽ ഇ പ്ലസ് ഇ എന്നിരിക്കുന്നിടത്ത് ഈയുടെ സ്ഥാനത്ത് എണ്ണ വരേണ്ടത്, എന്തുകൊണ്ട് അവിടെ അച്ച് വരയിട്ടുണ്ട്? പക്ഷെ ഇവിടെ ഇഗോണച്ച് അല്ല പ്രവർത്തിക്കുന്നത്, അഗതസ്വർണ്ണ ദീർഘ. അത് എന്തുകൊണ്ട് അങ്ങനെ വരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത് പാണിനീയ സൂത്രങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു നിയമമാണ്. പാണിനീയ സൂത്രങ്ങളെല്ലാം തന്നെ ഉത്സർഗ അപവാദ ന്യായമനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ സാമാന്യ വിശേഷ ന്യായമനുസരിച്ചെന്നും പറയാം. ഒരു സാമാന്യ നിയമം ആദ്യം പറയാൻ, അതിനെ സാമാന്യ നിയമമെന്നോ അല്ലെങ്കിൽ ഔത്സർഗിക നിയമമെന്നോ പറയും. ഇവിടെ ഒരു സാമാന്യ നിയമം പറഞ്ഞെന്താണ്? ഇക്കിന്റെ സ്ഥാനത്ത് എണ്ണ് വരും, അച്ച് പരമിരിക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സാർവത്രികമാണ് എന്ന് നമ്മൾ ധരിക്കരുത്. എല്ലായിടത്തും ഇങ്ങനെ തന്നെ വരും. ഇതിന് പല പല അപവാദങ്ങളും വരും. ആ സാമാന്യ നിയമത്തെ ബാധിക്കുന്നതിനാണ് അപവാദം എന്ന് പറയുന്നത്. ആ സാമാന്യ നിയമത്തെ ബാധിച്ചിട്ട് അതിന്റെ സ്ഥാനത്ത് വേറെ സൂത്രം പ്രവർത്തിക്കും. ആ സാമാന്യ നിയമം പറഞ്ഞ സൂത്രത്തിൽ അതേ നിയമം, അതേ നിമിത്തങ്ങളിരിക്കെ അതിനെ തള്ളിക്കളഞ്ഞിട്ട്, ഉദാഹരണം എന്താണ്? ഇക്കിന്റെ സ്ഥാനത്ത് എണ്ണ വരുമെന്ന് പറഞ്ഞു, അച്ച് വരവിരിക്കുക, ശരിയാണ്, ഈ ആന്നിരുന്നിടത്ത് ഇയാവുന്നു. പക്ഷെ അതേ സാമാന്യ നിയമമാണ് അടുത്ത് ഇ പ്ലസ് ഇ എന്നിരിക്കുന്നിടത്തും, ഇക്കിന്റെ സ്ഥാനത്ത് എണ്ണ വരും, അച്ച് വരമിരിക്കുക. ഇവിടെ ആ നിയമം പ്രയോഗിക്കാം, കാരണം പരത്തിലിരിക്കുന്ന ഈ അച്ചാണ്. പക്ഷേ ഇഗോ എണച്ചി എന്ന് പറയുന്ന സാമാന്യ നിയമം അല്ലെങ്കിൽ ഔത്സർഗിക നിയമത്തെ തള്ളിക്കളഞ്ഞിട്ട്, ബാധിച്ചിട്ട് അടുത്തൊരു സൂത്രം അവിടെ പ്രവർത്തിക്കും. അതിനെ അപവാദ വിധി എന്ന് പറയാം, അപവാദ വിധി. അത് ഇവിടെ മീമാംസയുടെ നിയമത്തെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. എന്താണ്? മാ ഹിംസ്യാദ് സർവഭൂതാനി പറഞ്ഞു, ഒരു പ്രാണികളെയും കൊല്ലരുത്. ഒരു പ്രാണികളെയും കൊല്ലരുതെന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ്? അഹിംസ. അഹിംസ എന്ന് പറയുന്ന ഒരു വൃത്തത്തെ മനുഷ്യ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്, ഒരു പ്രാണികളെയും കൊല്ലരുത്. പക്ഷേ യാഗത്തിൽ ചിലടത്ത് കൊല്ലേണ്ടി വരുന്നു. യാഗത്തിൽ ഹിംസയുണ്ടെന്ന് വാദിക്കുന്നവരുടെ പക്ഷത്തിൽ പറയുകയാണ്, അല്ലെങ്കിൽ വേണ്ട, ഉണ്ടെന്ന് പറയുന്നവരുടെ പക്ഷത്തിലാണെങ്കിൽ എന്തു പറയും? അവർക്ക് ചില യാഗങ്ങളിൽ ആടിനെ ബലി കൊടുക്കേണ്ടി വരുന്നു. അപ്പോൾ അതങ്ങനെ മാഹിംസ്യ സർവഭൂതാനി എന്ന് പറഞ്ഞു, സാമാന്യ വിധിയാണ്, അതല്ലെങ്കിൽ ഔത്സർഗിക വിധിയാണ്. അപ്പോൾ അവിടെ പറയും അന്യത്ര തീർത്ഥേഭ്യ, തീർത്ഥങ്ങൾ ഒഴികെ. അന്യത്ര തീർത്ഥേഭ്യ, തീർത്ഥങ്ങളിൽ എന്ന് വെച്ചാൽ യാഗങ്ങളിൽ എന്നർത്ഥം. യാഗങ്ങളിൽ ഒഴികെ, യാഗങ്ങളിൽ വേണ്ടി വന്ന അത്യാവശ്യം വന്ന കൊല്ലാം, തിന്നുകയും ചെയ്യാം, കൊന്നാ പിന്നെ തിന്നല്ലേ പറ്റും. അപ്പോൾ യാഗങ്ങളിൽ മൃഗബലി നടത്തുന്നവരാണ് പറയുന്നത് ഇങ്ങനെ ഒരു വിധി ഇവിടെ ഉണ്ട് എന്താണ്, അന്യത്ര തീർത്ഥേഭ്യ എന്നൊരു ഭേദഗതി ഉണ്ട് അതിന്. തീർത്ഥം എന്ന് വെച്ചാൽ യാഗം, യാഗങ്ങൾ ഒഴികെ. അപ്പൊ മാഹിംസ്യ സർവഭൂതാനി എന്ന് പറയുന്ന സാമാന്യ വിധിയുടെ അർത്ഥത്തെ പിന്നെ സങ്കോചിപ്പിക്കുന്നു. രണ്ടാമത് വന്ന അപവാദ വിധി എന്തായി എന്റെ അർത്ഥം, അപ്പൊ ഈ രണ്ടും കൂടെ ചേർത്ത് വേണം അർത്ഥം മനസ്സിലാക്കാൻ. സാമാന്യ വിധിയും എടുക്കണം, അപവാദ വിധിയും എടുക്കണം, എന്നിട്ട് രണ്ടിനെയും കൂടെ ചേർത്ത് വെച്ച് ചിന്തിച്ചിട്ട് അർത്ഥമെടുക്കുമ്പോൾ എങ്ങനെ വരും, യാഗത്തിൽ ഒഴികെ മറ്റൊരിടത്തും ഹിംസ പാടില്ല എന്നർത്ഥം വരും. പ്രകല്പ്യ അപവാദ വിഷയം തത്തോ ഉത്സർഗ അഭിനിവേശതേ, ഭാഷ്യകാരൻ പറയും. ഞാൻ ഈ ഭാഷ്യകാരൻ ഭാഷ്യകാരൻ എന്ന് പറയുന്നിടത്തെല്ലാം മഹാഭാഷ്യമാണ്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഷയല്ല, പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നു, വ്യാകരണ ഭാഷയാണ്. അപ്പോൾ ഒരു സാമാന്യ സൂത്രം പണിന് വിധിക്കുകയും അതിനൊരു അപവാദ സൂത്രം വിധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സാമാന്യ സൂത്രം പ്രകല്പ്യ അപവാദ വിഷയം, ആ അപവാദ സൂത്രം പ്രവർത്തിക്കുന്ന സ്ഥലങ്ങൾ ഒഴിവാക്കിയിട്ട് തത ഉത്സർഗ അഭിനിവേശത്തെ, ബാക്കിയുള്ള സ്ഥലത്ത് മാത്രമേ ഔത്സർഗിക സൂത്രം പ്രവർത്തിക്കത്തുള്ളൂ. ഇതൊക്കെ പൊതുവായി അറിഞ്ഞിരിക്കേണ്ട നിയമങ്ങളാണ്. പണി ഒരു സാമാന്യ സൂത്രം വിധിക്കുകയും പിന്നീടൊരു വിശേഷ സൂത്രം അല്ലെങ്കിൽ അപവാദ സൂത്രം വിധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ സൂത്രങ്ങൾ പ്രയോഗത്തിൽ വരുമ്പോൾ ആ അപവാദ സൂത്രം പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളെ വിട്ടിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ സാമാന്യ സൂത്രം പ്രവർത്തിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഉത്സർഗ സൂത്രം പ്രവർത്തിക്കുകയുള്ളൂ. ഇത് നിയമമാണ്. വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഔത്സർഗിക സൂത്രം വിധിച്ചു, ഒരു അപവാദ സൂത്രം വിധിച്ചു. ഈ അപവാദസൂത്രത്തിന്റെ പ്രത്യേകത എന്തായിരിക്കും, എവിടെയാണോ ആ സാമാന്യ സൂത്രം പ്രവർത്തിക്കേണ്ടത് അവിടെ തന്നെ ആയിരിക്കും അപവാദസൂത്രവും പ്രവർത്തിക്കുന്നത്. അതിന്റെ മുഴുവൻ സ്ഥാനങ്ങളായിരിക്കില്ലെന്നേ ഉള്ളൂ. അപ്പോ അപവാദസൂത്രത്തിനാണ് ബലം കൂടുതൽ. സാമാന്യ സൂത്രത്തെ ബാധിച്ചു കളയും. അതുകൊണ്ട് പറയും എന്താണ്, നിരവകാശവും വിധിരപവാദ. അപവാദ വിധികൾ എന്ന് പറയുന്നത് നിരവകാശമാണ്. എന്നുവെച്ചാൽ അതെവിടെയാണോ പ്രവർത്തിക്കേണ്ടത് അവിടെ അതിന് പ്രവർത്തിച്ചേ മതിയാവും, അല്ലെങ്കിൽ ആ സൂത്രം വ്യർത്ഥമായി. ഇതിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾക്ക് 10 ഏക്കർ ഭൂമിയുണ്ടായിരുന്നു മൊത്തം. ഈ 10 ഏക്കർ ഭൂമി അയാൾ തന്റെ പുത്രന്റെ പേരിൽ എഴുതി വെച്ചു. അപ്പം പുത്രൻ എന്തായി, അങ്ങനെ ഒരു വിൽപത്രത്തിലൂടെ 10 ഏക്കർ ഭൂമിക്കും അവകാശിയായി. പക്ഷെ അദ്ദേഹം മരിക്കാറായ സമയത്താണ് തന്റെ ജോലിക്കാരന്റെ കാര്യം ഓർത്തത്. ഇത്രയും കാലം തന്നെ ശുശ്രൂഷിച്ച ജോലിക്കാരനൊന്നും കൊടുത്തില്ലല്ലോ. ഉടനെ അയാൾ രണ്ടുപേരെയും വിളിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, എന്റെ സ്വത്തിൽ 2 ഏക്കറിന് ഈ ജോലിക്കാരനാണ് അവകാശി എന്ന് പറഞ്ഞു. ആകെ 10 ഏക്കറാണുള്ളത്. 10 ഏക്കർ പുത്രന് കൊടുത്തു, എഴുതി വെച്ചു കഴിഞ്ഞു. പക്ഷെ അവസാനം വിളിച്ചിട്ട് പറയുന്നു, എന്റെ വസ്തുക്കളിൽ 2 ഏക്കറിന് ജോലിക്കാരനാണ് അവകാശം എന്ന് പറയുമ്പോൾ ആദ്യം 10 ഏക്കർ കൊടുത്തത് അത് സാമാന്യ വിധി അല്ലെങ്കിൽ ഔത്സർഗിക വിധി. ആദ്യത്തത് ജോലിക്കാരനാണ് 2 ഏക്കറിന് അവകാശം എന്ന് പറയുന്നത് അപവാദ വിധി അല്ലെങ്കിൽ വിശേഷ വിധി. ഇനിയാണ് തീരുമാനിക്കേണ്ടത് ഓരോരുത്തർക്കും എത്ര ഏക്കർ വീതം കിട്ടുമെന്നുള്ള കാര്യം. അപ്പോൾ പുത്രൻ എന്ത് ചെയ്തു, സ്വയം തീരുമാനിച്ചു, എനിക്ക് 8 ഏക്കറിനെ അവകാശമുള്ളൂ. വേലക്കാരനും തീരുമാനിച്ചു 2 ഏക്കറിന് ഞാൻ അവകാശിയാണ്. അപ്പോൾ ആദ്യം 10 ഏക്കർ പുത്രന് കൊടുത്തെങ്കിലും ഒരു അപവാദ വിധി വന്നു കഴിഞ്ഞപ്പോൾ എന്തായി? പുത്രന് വാസ്തവത്തിൽ 8 ഏക്കറേ ഉള്ളൂ. പക്ഷേ പിതാവ് പറഞ്ഞില്ല നിനക്ക് 8 ഏക്കറിനെ അവകാശമുള്ളൂ എന്നൊന്നും പറഞ്ഞില്ല. 10 ഏക്കർ ആദ്യമേ വിൽപ്പത്രത്തിൽ കൊടുത്താണ്. ഫലത്തിൽ അത് 8 ഏക്കറായി ചുരുങ്ങി. പുത്രനും എന്ത് ചെയ്യും? 8 ഏക്കറിനെ ഉടമസ്ഥ അതാ ആവശ്യപ്പെടുന്നുള്ളൂ. 2 ഏക്കർ അയാൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പൊ സാമാന്യ വിധിയാണ് 10 ഏക്കർ, അപവാദ വിധിയാണ് 2 ഏക്കർ. അപ്പൊ ആ അപവാദ വിധി എന്ത് ചെയ്തു? ഔസർഗീയ വിധിയെ ബാധിച്ചു എന്ന് പറയുന്നതാണ്. എന്നുവെച്ചാൽ ആ വിധിയെ ചുരുക്കി 10 എന്ന് പറയുന്നതിനെ 8 ആക്കി. അതിനുവേണ്ടി പ്രത്യേക വിൽപ്പത്രം ഒന്നും എഴുതിയില്ല. ആദ്യം എഴുതിയ വിൽപ്പത്രം തന്നെ. പക്ഷെ അങ്ങനെ ഒരു ധാരണ വരും അവിടെ. ആര് തമ്മില്? പുത്രനും മേലക്കാരനും തമ്മിൽ. രണ്ടുപേരും പിതാവിനെ അനുസരിക്കുന്നവരാണ്. അപ്പോ വേലക്കാരൻ്റെ എന്ത് ചെയ്യും? ആദ്യം തൻ്റെ 8 ഏക്കറിൽ കയറി ഉടമസ്ഥാവകാശം സ്ഥാപിച്ച് അവിടെ കൃഷിയെല്ലാം ചെയ്യും. പുത്രനാണെങ്കിലോ ബാക്കിയുള്ള 8 ഏക്കറിൽ കൃഷി ചെയ്യും. രണ്ടുപേരും തമ്മിൽ തർക്കമില്ല അവിടെ. അതാണ് അതിൻ്റെ പ്രത്യേകത. എന്തുകൊണ്ട്? രണ്ടുപേർക്കും ബഹുമാന്യനായ പിതാവാണ് അത് വിധിച്ചത്. അപ്പോൾ പുത്രൻ അതിനെ ചോദ്യം ചെയ്യില്ല. വേലക്കാരനല്ല എനിക്ക് 3 ഏക്കർ വേണമെന്ന് പറയത്തില്ല. പുത്രനല്ല എനിക്ക് 9 ഏക്കർ വേണമെന്ന് പറയത്തില്ല. ഇപ്പോ ഒരാൾ ചോദിക്കുകയാണ്, പുത്രന് 10 ഏക്കർ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെന്താ അത് 8 ഏക്കറായി ചുരുങ്ങിയത്? 10 ഏക്കർ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ശരിയാണ്, പക്ഷെ ജോലിക്കാരന്റെ കാര്യം ഓർത്തപ്പോഴാണ് 2 ഏക്കർ അവന് കൊടുക്കണമല്ലോ എന്ന് പിതാവ് വിചാരിച്ചത്. അപ്പൊ അവര് രണ്ടുപേരും തമ്മിലാണ് പിന്നീട് അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്നത്. പുത്രന് 8 ഏക്കറെന്നും ജോലിക്കാരന് 2 ഏക്കറെന്നും രണ്ടുപേരും തമ്മിൽ തീരുമാനിക്കുന്നു. ആദ്യത്തെ ഔസർഗീയ 10 ഏക്കറിനെ രണ്ടാമത് പറഞ്ഞ 2 ഏക്കർ ബാധിക്കുന്നു, അല്ലെങ്കിൽ അതതിന്റെ അപവാദമാണ്. അതാണ് പറയുന്നത് നിരവകാശ വിധി അപവാദ. ഈ അപവാദ വിധിയെ പറയുന്നതാണ് നിരവകാശം. ഈ പറയുന്ന 2 ഏക്കർ ജോലിക്കാരൻ സ്വീകരിക്കാതിരിക്കുകയോ പുത്രൻ കൊടുക്കാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ വിധി എന്താവും? നിരവകാശമായിപ്പോ, അതിന് പ്രസക്തിയില്ലാതായിപ്പോ. അപ്പോൾ അവിടെ 2 കാര്യം സംഭവിക്കുന്നുണ്ട്. 2 ഏക്കർ എന്ന് പറഞ്ഞ വിധിയെ പുത്രൻ അനുവദിച്ചു കൊടുക്കുന്നു, ജോലിക്കാരൻ സ്വീകരിക്കുന്നു. അപവാദ വിധികളെല്ലാം ഇത്തരത്തിൽ പ്രവർത്തിക്കും, അല്ലെങ്കിൽ നിരവകാശമായിപ്പോ. എന്ന് വെച്ചാൽ ആ വിധി അവകാശമില്ലാത്തതായിപ്പോ, അല്ലെങ്കിൽ വേലക്കാരൻ അവകാശി അല്ലാതായിത്തീരും. പുത്രൻ പറയാണ് ഞാനിത് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ ജോലിക്കാരൻ അവകാശി അല്ലാതായിപ്പോ, സ്വത്തിന് അവകാശമില്ലാതെ. അതുപോലെയാണ് നമ്മൾ നേരത്തെ ഉദാഹരണത്തിൽ ഇഗോ ഇണച്ചി എന്ന് പറയുന്ന ഔസർഗീയ വിധി, അതിന് ഏതിന് അത് ഈ വിധി തന്നെ മറ്റൊന്നിന്റെ അപവാദമാകാം. അതെല്ലാം ഇനി നമ്മൾ പഠിച്ചു വരുമ്പോഴേ മനസ്സിലാകും. തൽക്കാലം മനസ്സിലാക്കേണ്ടത് ഇഗോ ഇണച്ചി എന്ന് പറയുന്ന ഇതൊരു സാമാന്യ വിധിയാണ്, ഇത് എന്റെ അപവാദമാണ്. അകഹ സവർണേ ദീർഘ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഗോ ഇണച്ചിക്ക് പറഞ്ഞ അതേ നിമിത്തങ്ങളുള്ള സ്ഥലത്ത് തന്നെ അകഹസവർണ ദീർഘ പ്രവർത്തിക്കാം. എന്തുകൊണ്ട്? അത് അപവാദ വിധിയാണ്. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം അകഹസവർണ ദീർഘ എന്ന് പറയുന്ന സൂത്രം മനസ്സിലാക്കേണ്ട. മുഴുവൻ ഇനി അങ്ങോട്ട് പോകുന്ന ഓരോ സൂത്രങ്ങളും ഇതുപോലെ ഉത്സർഗ അപവാദ ന്യായമനുസരിച്ച് പ്രവർത്തിക്കും. ഏത് ഏതിന്റെ അപവാദം എന്നുള്ളത് ഓരോ സൂത്രവും നമ്മൾ പഠിക്കുമ്പോഴേ മനസ്സിലാവും. ഒരു സൂത്രം മറ്റൊന്നിന്റെ അപവാദമാണെങ്കിൽ അതിനെ അപവദിക്കുന്ന വേറെ സൂത്രം കാണും, അതിനെ അപവദിക്കുന്ന വേറെ സൂത്രം കാണും. ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പോകും. അപവാദം കൂടിക്കൂടി വരുംതോറും അതിന്റെ പ്രവർത്തിക്കുന്ന സ്ഥാനങ്ങൾ ചുരുങ്ങി ചുരുങ്ങി വരും. ഇനി ഇഗുവേണച്ചി എന്താ പറഞ്ഞത്? ഇക്കിന്റെ സ്ഥാനത്താണ് ഒരു അച്ചു വരമിരിക്കുക. ഇനി അകഹസവർണ്ണ ദീർഘ എന്താണ് പറയുന്നത് നോക്കാം. ബസോത്തി നോക്കണം. അകഹ സവർണ്ണ ദീർഘ അകഹ സവർണ അച്ചി പരേ പൂർവപരയോ ദീർഘ ഏകാദേശ സ്യാദ് ദൈത്യാരിഹി ശ്രീശ വിഷ്ണുദേഹ ഹോതൃകാര. ഈ കൊടുത്തിരിക്കുന്നത് നേരത്തെ ഇഗോണിച്ച് കൊടുത്തതുപോലെ തന്നെ ഇതെല്ലാം സമാസസന്ധികളാണ്. സമാസസന്ധി എന്ന് പറയുന്നത് തുടക്കത്തിൽ നമുക്ക് പൂർണ്ണമായി മനസ്സിലാകത്തില്ല, സമാസം പഠിക്കാതെ. അതുകൊണ്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ആദ്യം അത് വർണ്ണങ്ങളിൽ ആ സന്ധി വരുത്തിയിട്ട് അനിത്യസമാസങ്ങൾ അത് ചെയ്തിട്ട് പിന്നെ ഈ നിത്യസമാസത്തിൽ അവസാനം അത് ചെയ്യും. എന്നുവെച്ചാൽ അത് മനസ്സിലാക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഉദാഹരണം എഴുതിയത്. ആദ്യം നോക്കുക, ഈ പ്ലസ് ആർ, അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇക്കിന്റെ സ്ഥാനത്ത് എണ്ണ് വരും അച്ചു പരമിരിക്കുക, നമ്മൾ പഠിച്ചതാണ്. രണ്ടാമത്തെ ഉദാഹരണം നോക്കുക, ഇ പ്ലസ് ഇ, ഇഗുണിച്ച് അവിടെ പ്രവർത്തിപ്പിച്ച് നോക്കുക, ഇക്ക് ഇ, അതിന്റെ സ്ഥാനത്ത് എണ്ണ് വരും പരത്തിൽ അച്ചിരിക്കുമ്പോ, പരത്തിൽ അച്ചിലെ ഈ ഇരിക്കുകയാണ്, ഇഗുണിച്ച് ഇവിടെ വരാം. പക്ഷേ ഇഗോ എണച്ചിക്കുള്ള അപവാദ സൂത്രമാണ് അകസവർണേ ദീർഘ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇ പ്ലസ് ഇ എന്നുള്ള സ്ഥലത്ത് ഇഗോ എണച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അകസവർണ ദീർഘ എന്ന് പറയുന്ന സൂത്രം നിഷ്ഫലമായി പോകും, അതിനെ പ്രവർത്തിക്കാൻ സ്ഥലമില്ലാതെ വരും. അതുകൊണ്ട് അകസവർണ ദീർഘ എന്ന് പറയുന്നത് എന്താണ്? അപവാദ വിധിയാണ്. ഏതിന്റെ? ഇഗോ എണച്ചിയുടെ. ഇതും പാണിനി എന്താണ്, മാത്രാലാഭത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഒരുപാട് സൂത്രങ്ങളുടെ സംഖ്യ കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. ഇങ്ങനെ ഒരു നിയമം വെച്ചില്ലാന്നുണ്ടെങ്കിൽ സൂത്രങ്ങളുടെ എണ്ണം കൂടും. ഓരോ സ്ഥാനത്തേക്കും ഓരോ സൂത്രങ്ങൾ വിധിച്ചു കഴിഞ്ഞാൽ സൂത്രം ഒരുപാട് കൂടും. അതുകൊണ്ട് സൂത്രങ്ങളുടെ എണ്ണം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഉത്സർഗ അപവാദ ന്യായമനുസരിച്ച് സൂത്രങ്ങൾ വിധിക്കുന്നത്. അപ്പൊ ഇനി സൂത്രം നോക്കുക, പുസ്തകത്തിൽ അകഹ സവർണ ദീർഘ മൂന്ന് പദമാണ്. അകഹ പഞ്ചമ്യന്തമാണ്. അക്കിന് പരമിരിക്കേ, അക്കിൽ നിന്ന് പരമിരിക്കേ എന്നർത്ഥം. അക് അകു അകഹ അകം അകു അകഹ അക അക്കേ അകഹ എന്ന് പഞ്ചമ്യ വരും. അതെല്ലാം നമ്മൾ തിരിച്ചറിയുന്നത് വ്യാഖ്യാനത്തിൽ നിന്നാണ്. എല്ലാം നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അക് അക്കു അകഹ പ്രഥമ ബഹുവചനം ഇങ്ങനെ ഇരിക്കും, അക്കം അക്കു അകഹ ദ്വിതീയ ബഹുവനും അകഹ എന്നിരിക്കും, പഞ്ചമി ഷഷ്ടി അകഹ എന്നിരിക്കും. വ്യാഖ്യാനത്തിൽ നിന്ന് മനസ്സിലാക്കാം അകഹ എന്ന് പറയുന്നത് പഞ്ചമിയാണ്. അടുത്ത സൂത്രത്തിൽ സവർണേ സപ്തമി എന്താണ്? ഇതിന്റെ മുമ്പിലാണ് വരുന്നത് ഈഗോ എണച്ചി. അവിടെ നിന്ന് അച്ചി ഇങ്ങോട്ട് വരുന്നു. അനുവൃത്തി സൂത്രേഷു അധിഷ്ഠം പദം സൂത്രാന്തരാത് അനുവർത്തനീയം സർവത്ര. ഇവിടെ എന്തായി? സവർണേ അച്ചി, അക്കിൽ നിന്നും സവർണമായ അച്ചു പരമിരിക്കെ. അക്കിൽ നിന്നും സവർണമായ അച്ചു പരമിരിക്കെ. അടുത്തെന്ത് പറയുന്നു? സവർണ അച്ചി പരെ. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ് അച്ചി. ഇഗോ എണച്ചി എന്നിടത്ത് എന്താ അർത്ഥം പറഞ്ഞു? ഇക്കിന്റെ സ്ഥാനത്ത് എണ്ണ് വരും അച്ചു പരമിരിക്കെ. അവിടെ പരേ എന്നുള്ള പറഞ്ഞില്ല, ഇവിടെ അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പരേ. അപ്പോ അക്കിൽ നിന്നും പരത്തിൽ സവർണമായ അച്ചിരിക്കെ. പൂർവപരയോഹോ, പൂർവത്തിനും പരത്തിനും നേരത്തെ എഴുതിയ ഉദാഹരണത്തിൽ നോക്കുക, ഇ പ്ലസ് ഇ എന്നുള്ളിടത്ത്, ഇ പ്ലസ് ഇ എന്നുള്ളിടത്ത് എന്താണ്? അക്ക്. അക്കെന്ന് പറയുന്നതില് ഈ എന്ന് പറയുന്ന അക്കിൽ വരുന്നുണ്ടോ എന്ന് നോക്കുക. ആ ഈ ഓ ഋണ് ഋക്ക് ഈ എന്ന് പറയുന്ന അക്കിൽ പെടുന്നുണ്ട്, അക്കില ഈ ആണ്. ഇനി അതിന്റെ പരത്തിലിരിക്കുന്ന ഏത് നോക്കുക, ഈ യുഗോണച്ചിൽ നമ്മളുടെ വ്യത്യാസം കൂടെയാണ്. യുഗോണച്ചിൽ എന്ന് പറഞ്ഞു ഇക്കിന്റെ പരത്തിൽ അച്ചിരിക്കണമെന്ന്. ഇവിടെ ഈ എന്ന് പറയുന്നത് അക്കിലും പെടും ഇക്കിലും പെടും, അക്കിൽ പെടുന്നതുകൊണ്ട് ഈ പൂർവ്വത്തിലുണ്ട്. പരത്തിലാണെങ്കിലോ യുഗോണച്ചി പറഞ്ഞ അച്ച് വരവിരിക്കുകയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, സവർണമായ അച്ച് പരമിരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഈയുടെ പരത്തിലിരിക്കുന്ന ഈ എന്ന് പറയുന്നത് പൂർവത്തിലിരിക്കുന്ന ഈക്ക് സവർണമാണ്, സവർണമായ അച്ചാണ്. പൂർവത്തിൽ നിന്ന് അച്ച് വരുന്നതുകൊണ്ട് അച്ചെന്ന് കിട്ടി. ഇവിടെ ഈയുടെ പരത്തിൽ ഇരിക്കുന്ന ഈ പൂർവത്തിലിരിക്കുന്ന ഈക്ക് സവർണമായ അച്ചാണ്. എങ്ങനെ? തുല്യാസ്യ പ്രയത്നം സവർണം അത് പറയുന്നു. ഈ എന്ന് പറയുന്ന അതിൻ്റെ ഭേദങ്ങൾ എല്ലാം അതിൻ്റെ സവർണമാണ്, നമ്മൾ മുമ്പ് പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഈ എന്ന് പറയുന്നത് ഹ്രസ്വമാണ്, മുമ്പ് ഇരിക്കുന്ന പരത്തിലിരിക്കുന്ന മുമ്പ് ഹ്രസ്വമാണ്, അപ്പൊ അതതിന് സവർണമാണ്. അപ്പൊ ഇവിടെ എന്ത് കിട്ടി? അക്കൽപ്പെട്ട ഈയുടെ പരത്തിൽ സവർണമായ അച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ ഈ ഇരിക്കുന്നു. യുഗവേണിച്ച് വെച്ച് നോക്കിയാലോ ഇക്കിൽപ്പെട്ട ഈക്ക് പരത്തിൽ അച്ചിരിക്കുന്നു, അവിടെ സവർണം എന്ന് പറഞ്ഞില്ല. അപ്പൊ ഈ രണ്ട് സൂത്രം ഇവിടെ പ്രവർത്തിക്കാം. ഈ പ്ലസ് ഇ എന്നിരിക്കുന്നിടത്ത് യുഗവേണിച്ചും പ്രവർത്തിക്കാം. എന്തുകൊണ്ട്? ഇക്കിന്റെ പരത്തിൽ അച്ചിരിക്കുന്നു. അകത സവർണ ദീർഘ അതും പ്രവർത്തിക്കാം. ഇ പ്ലസ് ഇ എന്നുള്ളത് യുഗവേണിച്ച് പ്രവർത്തിച്ചാലോ പൂർവത്തില് ഈ ദശാനത്ത് യകാരം വരും. അകത സവർണ ദീർഘ എന്താ പറയുന്നത്? അക്കിൽപ്പെട്ട ഈയുടെ പരത്തിൽ സവർണമായ അക്കിൽപ്പെട്ട വർണ്ണം ഇരിക്കും. സവർണം ഒന്നേ കിട്ടത്തുള്ളൂ, വേറൊന്നും വരത്തില്ല. ഈക്ക് സവർണം ഈയെ വരത്തുള്ളൂ, അതിന്റെ ഹ്രസ്വമോ ദീർഘമോ വരാം. പൂവിന്റെ സവർണം അതിന്റെ ഹ്രസ്വമോ ദീർഘമോ വരാം, വേറൊന്നും സവർണമായി വരത്തില്ല. റിന്റെ സവർണം അതിന്റെ ഹ്രസ്വമോ ദീർഘമോ വരാം. പ്ലുതത്തിന്റെ ആവശ്യം നമുക്കില്ല. അപ്പൊ സവർണം എന്ന് പറയുമ്പോൾ അതാത് വർണ്ണങ്ങൾ പരത്തിലിരിക്കുമ്പോഴെന്ന് കിട്ടും. അപ്പൊ ഈ സൂത്രം എന്താ പറയുന്നത്? അഗഹ സവർണ അച്ചുപേരെ പൂർവ പരയോഹോ. ഇവിടെ പറയുന്നത് ഇവിടെയും ആദേശമാണ് വിധിക്കുന്നത്, പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ഇഗോ അണച്ചി എന്നുള്ള സ്ഥലത്ത് ഇക്കിനെണ്ണ് വിധിച്ച്, അതായത് പൂർവത്തിലിരുന്ന ഇക്കെന്ന് പറയുന്നത് ഷഷ്ടിയാണ്. നമ്മളവിടെ പഠിച്ച ഷഷ്ടി സ്ഥാനയോഗ, ഷഷ്ടി എന്ന് പറയുന്നത് സ്ഥാനത്തെ കാണിക്കുന്നു, അത് സ്ഥാനിയാണ്. അതിനെ മാറ്റിയിട്ട് അതിന്റെ സ്ഥാനത്ത് എണ്ണ് വരും, അതുകൊണ്ട് ഏകാരം വരും എന്നെല്ലാം പഠിച്ചു. ഇഗവേണച്ചിയില് ഇക്കാണ് സ്ഥാനി, ഇവിടെ അങ്ങനെയല്ല. ഇവിടെ വ്യത്യാസമുണ്ട്. ഇവിടെ പൂർവവും പരവും സ്ഥാനിയാണ്, രണ്ട് സ്ഥാനിയാണ്. എന്നുവെച്ചാൽ പൂർവത്തെയും പരത്തെയും മാറ്റിയിട്ട് പുതിയൊരു വർണ്ണം അവിടെ ആദേശമായിട്ട് വരും. അതാണ് ഇതിന്റെ പ്രത്യേകത. രണ്ട് സ്ഥാനിയുണ്ട്, യുഗവേണിച്ചിലൊരു സ്ഥാനിയുണ്ട്. അവിടെ പരത്തിലിരുന്ന പരനിമിത്തമാണ്, ഇവിടെ പരത്തിലിരിക്കുന്ന അച്ചൽപ്പെട്ട ഈ അത് പരനിമിത്തമാണ്, അതേസമയം അത് സ്ഥാനിയുമാണ്. അപ്പൊ ഈ പ്ലസ് ഇ എന്നിരിക്കുന്നിടത്ത് എന്ത് ചെയ്യും? രണ്ട് സ്ഥാനിയായതുകൊണ്ട് ഈ രണ്ടിന്റെയും സ്ഥാനത്ത് ഇതിനെ മാറ്റിയിട്ട് ആദേശം വരും. അതാണ് ഇവിടുത്തെ പറഞ്ഞിരിക്കുന്നത്. എന്ത്? പൂർവ പരയോഹോ, പൂർവത്തിനും പരത്തിനും എന്താണ് ഇവിടെ ആദേശമായിട്ട് വരുന്നത്? ഒരു വർണ്ണത്തെ വിധിച്ചിട്ടില്ല. യുഗവേണിച്ചിൽ എന്ത് പറഞ്ഞു? എണ്ണ് വരും എളുപ്പമായി. നാലിൽ ഏതെങ്കിലും ഒന്ന് വരും. ഇവിടെ ഒരു വർണ്ണത്തെയും പറയുന്നില്ല, പകരം എന്ന് പറയുന്നു ദീർഘ ഏകാദേശസ്യ. ദീർഘം ഏകാദേശമായി വരും. ദീർഘം ഏകാദേശമായി വരും എന്ന് പറയും. അപ്പോൾ എളുപ്പമായി പൂർവത്തിൽ ഈ പരത്തിൽ ഈ രണ്ടിനെയും മാറ്റിയിട്ട് ദീർഘമായ ഈകാരം, ഈകാരം എന്ന് പറയുന്ന ഒന്നാണല്ലോ, കൊണ്ടുവരുന്ന ആ ഒരു ഈകാരം രണ്ടിൻ്റെയും സ്ഥാനത്ത് വരും. രണ്ടും പോകും, അവിടെ ഈകാരം വരും. ഏകം ആദേശമായി വരും, അതാണ് ഏകാദേശം എന്ന് പറഞ്ഞത്. അതായത് രണ്ട് സ്ഥാനിയുണ്ടല്ലോ ഇവിടെ, പുറവും വരവും. അപ്പോൾ രണ്ടിനും കൂടെ രണ്ടെണ്ണം വരുമോ? കൊണ്ട് പറയുന്നില്ല, രണ്ടെണ്ണം വരത്തില്ല, ഒന്നേ വരത്തുള്ളൂ. ഒരു ദീർഘം രണ്ടിൻ്റെ ഈ സ്ഥാനത്ത് വരും. അപ്പോൾ ഈ പ്ലസ് ഈ എന്നുള്ളിടത്ത് എന്ത് ചെയ്യുന്നു? രണ്ട് ഈയും പോയിട്ട് അതിൻ്റെ സ്ഥാനത്ത് ഒരു ഈ ദീർഘം വരുന്നു, ഈ കാലം വരുന്നു. അപ്പോൾ ഈ പ്ലസ് ഈ എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ വൃത്തിയിൽ പറഞ്ഞിരിക്കുന്നു, പൂർവപരയോഹോ ഏക ആദേശ സ്യാത്, പൂർവപരങ്ങൾക്ക് ഒരു ആദേശം വരും എന്ന് പറഞ്ഞു. ഈ അർത്ഥം ഇവിടെ നിന്ന് കിട്ടി. ഇതിൻ്റെ മുമ്പിലൊരു സൂത്രമുണ്ട്, അതിവിടെ കൊടുത്തിട്ടില്ല, അത് കൊടുക്കേണ്ടതായിരുന്നു, എന്നാലേ അത് വ്യക്തമാകൂ. ഇവിടെയും വരും സംഹിതായാം, എല്ലായിടത്തും കൊണ്ട് മനസ്സിലാക്കിക്കൊള്ളണം. വൃത്തിയിൽ എഴുതിയിട്ടില്ലെങ്കിലും നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. അകഹ സവർണെ അചിപരെ പൂർവപരയോഹോ ദീർഘ ഏകാദേശ സംഹിതായാം വിഷയേ എന്ന് പറഞ്ഞ സംഹിത ഉള്ളിടത്ത് എല്ലെങ്കിലും നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ആവർത്തിക്കില്ല അങ്ങനെയുള്ളത്, അധികാര സൂത്രമായതുകൊണ്ട്. അതുപോലെ മറ്റൊരു അധികാര സൂത്രമാണ് ഏക പൂർവപരയോഹോ, മറ്റൊരു അധികാര സൂത്രമാണ് ഏക. അതാണ് ഇവിടെ പറഞ്ഞത് ഏക ആദേശ പൂർവപരയോഹോ. ആ സൂത്രത്തിന്റെ അർത്ഥമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, പൂർവപരയോഹോ ദീർഘ ഏക ആദേശ സ്യാത്. ഇതിന് ഏകാദേശം എന്ന് പറയും, ഒരാദേശമായത് രണ്ടിന് ഒന്ന് വരുന്നുണ്ട്. ആ വ്യത്യാസം ഓർത്തു വയ്ക്കണം. ഇകവേണച്ചിയിൽ ഇക്കിന് എണ്ണ വരുന്നു, ഇവിടെ പൂർവത്തിനും പരത്തിനും കൂടെ ഒരാദേശം വരുന്നു, രണ്ട് സ്ഥാനിക്ക് ഒരാദേശം. അതിന് കാരണം ഏക പൂർവപരയോഹോ എന്നുള്ള മുമ്പിലുള്ള ഒരു അധികാര സൂത്രം ഇതിൽ ചേരുന്നുകൊണ്ടാണ് അത് ഇനി പല സൂത്രങ്ങളെയും കടന്നു പോകും. ഇങ്ങനെ ഏകാദേശം വിരിക്കുന്ന ഒരുപാട് സൂത്രങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഒന്ന്, പൂർവത്തിലിരിക്കുന്നത് അക്കിൽപ്പെട്ട വർണ്ണങ്ങളായിരിക്കണം. അക്കിൽപ്പെട്ടതിന് ഉദാഹരണമായിട്ടാണ് നമ്മൾ ഈ എടുത്തത്. പരത്തിലെന്തായിരിക്കണം? അതിൻ്റെ സവർണമായിരിക്കണം. അതിൻ്റെ സവർണം എന്ന് പറയുമ്പം പരത്തിൽ അച്ഛനെന്ന് പറയേണ്ട കാര്യമില്ല. സവർണം എന്ന് വെച്ചാൽ അത് തന്നെയായിരിക്കും, വേറൊന്നും അതിന് സവർണമാകത്തില്ല. അപ്പം പൂർവ്വത്തിൽ ഈ ഇരുന്ന പരത്തിൽ ഈ, പൂർവ്വത്തിൽ ഊ ഇരുന്ന പരത്തിൽ ഊ, പൂർവ്വത്തിൽ റ് ഇരുന്നു കഴിഞ്ഞാൽ പരത്തിൽ റ്, അങ്ങനെ വരും. അപ്പോൾ എല്ലായിടത്തും എന്തോരും ദീർഘ ഏകാദേശ ദീർഘം വരും. ഈ പ്ലസ് ഇ എന്നിരുന്നു കഴിഞ്ഞാൽ ഈ എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഊ പ്ലസ് ഊ എന്നിരിക്കുമ്പോൾ ഊ വരും, റ് പ്ലസ് റ് എന്നിരിക്കുമ്പോൾ റ് എന്ന് വരും. റ് പ്ലസ് റിന് ഉദാഹരണമില്ല, ഉപയോഗിക്കാറില്ല. ഇനി അതിന് വരികയാണെങ്കിൽ റ് പ്ലസ് റ് എന്നുള്ളതിന് റുകയെ വരത്തുള്ളൂ, കാരണം റിന് ദീർഘമില്ലാത്തതുകൊണ്ട്. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ ഈ ഉദാഹരണത്തിൽ നോക്കുക, ഇ പ്ലസ് ഇ എന്നുള്ളിടത്ത്, ഇ പ്ലസ് ഇ എന്നിരിക്കുന്നിടത്ത് ഇകോയണച്ച് പ്രവർത്തിക്കാം, കാരണം പരത്തിൽ അച്ചിരിക്കുകയാണ്. ഇവിടെ ഇകോയണച്ച് പ്രവർത്തിച്ച് പൂർവ്വത്തിലെ ഇകാരത്തിന് യകാരം വന്നു കഴിഞ്ഞാൽ അകസവർണയെ ദീർഘ എന്ന് പറയുന്ന സൂത്രത്തിന് ഇവിടെ പ്രവർത്തിക്കാൻ കഴിയാതെ വരും. അകസവർണയെ ദീർഘ എന്താ പറയുന്നത്? ഈയുടെ പരത്തിൽ ഈ ഇരുന്നു കഴിഞ്ഞാൽ ദീർഘം വരുമെന്നാണ്. ആ സൂത്രത്തിന് ഇവിടെ പ്രവർത്തിക്കാൻ കഴിയാതെ പോകും. എന്തുകൊണ്ട്? ഈക്ക് യാ വന്ന് ഇ പ്ലസ് ഇ ഹ്രസ്വ ഇക ഇ എന്ന് വരും, യായും ഇയും ഇ എന്ന് വരും. അങ്ങനെ വന്നാലോ അകസവർണ ദീർഘയ്ക്ക് അവകാശമില്ലാതെ വരും, പ്രവർത്തിക്കാൻ ഇടമില്ലാതെ വരും. അതുകൊണ്ട് പറഞ്ഞു നിരവകാശോ വിധിരപവാദ. അകസവർണ ദീർഘ എന്ന് പറയുന്ന ആ സൂത്രം തന്നെ വ്യർത്ഥമായിപ്പോ. ഇവിടെയും മികവണിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് എപ്പോഴും ഔസർഗീയ സൂത്രങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അപവാദ സൂത്രങ്ങൾ എവിടെയാണോ പ്രവർത്തിക്കേണ്ടത് അവിടെ വിട്ടിട്ടേ അത് പ്രവർത്തിക്കും. അതിനറിയാം, പറഞ്ഞല്ലോ സൂത്രങ്ങൾക്ക് ജീവനുണ്ട്, കണ്ണുണ്ട്, അത് കാണുന്നുണ്ട്. അതാ വേറെ സൂത്രം പാണിനി വിധിച്ചിട്ടുണ്ട്, ഇ പ്ലസ് ഇ എന്ന് പറയുന്നിടത്ത് ആ സൂത്രത്തിനുള്ള സ്ഥലമാണ്. അവിടെ ഞാൻ കയറി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ സൂത്രത്തിന് പ്രവർത്തിക്കാൻ വയ്യാതെ പോവും അല്ലേ. മകൻ 10 ഏക്കറിലും അവകാശം ഉന്നയിച്ചു കഴിഞ്ഞാൽ ജോലിക്കാരന് 2 ഏക്കർ കിട്ടാതെ പോവും. അത് തന്നെ ഇവിടെയും സംഭവിക്കും. ഇ പ്ലസ് ഇ എന്നുള്ളിടത്ത് മികവണിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അകസവനെ ദീർഘിക്ക് പ്രവർത്തിക്കാൻ ഇടമില്ലാതെ പോവും. ആ സൂത്രം തന്നെ വ്യർത്ഥമായി പോവും. അപ്പൊ അത് നിരവകാശ വിധിയാണ്. അപ്പോ പാണിനിയുടെ സൂത്രങ്ങളിൽ മനഃശാസ്ത്രമുണ്ട്, സാമൂഹ്യശാസ്ത്രമുണ്ട്, ഇതിനെയൊക്കെ കുറിച്ച് പഠനങ്ങളും നടന്നിട്ടുണ്ട്. ഇത് പറയുന്നത് എന്താണ്? പാണിനി എപ്പോഴും ദുർബലനെ സംരക്ഷിക്കുന്നു. കാരണം യുഗവേണിച്ചയ്ക്ക് പ്രവർത്തിക്കാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. യുഗവേണിച്ചയെ അപേക്ഷിച്ച് അവകാശം കുറഞ്ഞൊന്നാണ് അഗസവർണ്ണ ദീർഘ. അപ്പോൾ അഗസവർണ്ണ ദീർഘ എന്ന് പറയുന്നത് വളരെ ദുർബലനാണ്, അതിനെ പ്രവർത്തിക്കാൻ കുറച്ച് സ്ഥലങ്ങളേ ഉള്ളൂ. ഇപ്പോൾ പാണിനി എന്ത് ചെയ്യും? ദുർബലന്റെ സൈഡിൽ നിൽക്കും, അവനെ സംരക്ഷിക്കും, പ്രൊട്ടക്ട് ചെയ്യും. അവൻ പറയും, അഗസവർണ്ണ എവിടെയൊക്കെ പ്രവർത്തിക്കുന്നു അവിടെയൊക്കെ പ്രവർത്തിച്ച് ബാക്കിയുള്ള സ്ഥലത്ത് നീ പ്രവർത്തിച്ചാൽ മതിയെന്ന് യുഗവേണിച്ചോട് പറയും. അപ്പോൾ യുഗവേണിച്ച് മാറി നിൽക്കും, നോക്കും അഗസവർണ്ണ എവിടെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്, അത് പ്രവർത്തിച്ച് ബാക്കിയുള്ള സ്ഥലത്ത് യുഗവേണിച്ച് പ്രവർത്തിക്കത്തുള്ളൂ. അതാണ് നേരത്തെ പറഞ്ഞ എന്താണ്, പ്രകല്പ്യ അപവാദ വിഷയം തതോ ഉത്സർഗ അഭിനിവിശത്തെ നേരത്തെ പറഞ്ഞതാണ്. ഉത്സർഗത്തിന്റെ പ്രവൃത്തി അപവാദത്തെ നിരീക്ഷിച്ചിട്ടായിരിക്കും. ഈ നിയമങ്ങളെ എപ്പോഴും ഓർത്തിരിക്കണം. അപവാദം പ്രവർത്തിച്ച് ബാക്കിയുള്ള സ്ഥലങ്ങളിലെ ഉത്സർഗം പ്രവർത്തിക്കത്തുള്ളൂ. നമ്മൾ ഇകവേളിച്ച് പഠിച്ചതിന് ശേഷം ക്രമം തെറ്റിച്ച് ഈ സൂത്രം പഠിക്കുന്നതിന്റെ കാരണം എന്താണ്? അത് ഇത് തന്നെയാണ്. കാരണം ഇഗോ എണച്ചി എന്ന് പറയുന്നിടത്ത് ഇക്കിന്റെ സ്ഥാനത്ത് എണ്ണ വരും അച്ചു പരമിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പൊ ഇ പ്ലസ് ഇ എന്നിടത്ത് ദീർഘം വന്നിരിക്കുന്നു. ബുദ്ധിമാനായ ഒരു വിദ്യാർത്ഥി ബുദ്ധിമാൻ എന്നുള്ള അണ്ടർലൈൻ ചെയ്യണം, അതെല്ലാവർക്കും ബാധകമല്ല. ചോദിക്കും, ഇ പ്ലസ് ഇ എന്നിരിക്കുന്നിടത്ത് എന്തുകൊണ്ട് ദീർഘം വന്നു? കാരണം ഞാൻ പഠിച്ചിരിക്കുന്ന ഇഗോ എണച്ചി എന്നാണ്. അതനുസരിച്ചാണ് ഇവിടെ യകാരമാണല്ലോ വരേണ്ടത്. അപ്പോൾ പറയേണ്ടി വരും, അതിനു വേണ്ടിയിട്ട് മറ്റൊരു സൂത്രമുണ്ട്, അഗസവർണ്ണ ദീർഘ. ശരി, അങ്ങനെ ഒരു സൂത്രമുണ്ടെന്നിരിക്കട്ടെ, ഇ പ്ലസ് ഇ എന്നിരിക്കുന്നിടത്ത് രണ്ടും പ്രവർത്തിക്കാമല്ലോ. എന്തുകൊണ്ടാണ് അവിടെ അഗസവർണ്ണ ദീർഘ മാത്രം പ്രവർത്തിച്ചു? എന്താ അതിന്റെ കാരണം? അപ്പോൾ പറയേണ്ടി വരും, നിരവകാശോ വിധിരപവാദ, ഇഗോ എണച്ചിയെ ബാധിക്കുന്ന സൂത്രമാണ് അഗസവർണ്ണ ദീർഘ. അങ്ങനെ ഒരു ഏർപ്പാട് പാണിനി ചെയ്തു വച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്ലസ് ഇ എന്നിരിക്കുന്നിടത്ത് ഇഗോ എണച്ചി എന്ന് പറയുന്ന സൂത്രത്തിന്റെ പ്രസക്തി ഉള്ളതുകൊണ്ട് അതിന്റെ അപവാദം സംഭവിക്കുന്നു. അവിടെ അഗസവർണ്ണ ദീർഘ എന്ന് പറയുന്ന ഒരു സൂത്രം വരുന്നു എന്ന് ആ അപവാദ ന്യായത്തെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇഗോ എണച്ചു കഴിഞ്ഞ് അഗസവർണ്ണ ദീർഘ പഠിക്കുന്നത്. ഇല്ലെങ്കിൽ, ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് സൂത്രങ്ങളുടെ അർത്ഥം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ സന്ധി ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇ പ്ലസ് ഇ എന്നിരിക്കുന്നിടത്ത് രണ്ട് സൂത്രം പഠിച്ച ഒരാളുടെ മനസ്സിൽ ആശയക്കുഴപ്പം വരും. ഇവിടെ എന്ത് ചെയ്യണം? ഇഗോ എണച്ചി പ്രകാരം ഈക്ക് എണ്ണു വരണമോ അതോ അഗസവർണ്ണ ദീർഘപ്രകാരം ദീർഘം വരണമോ? രണ്ടും വരാമല്ലോ. അപ്പോൾ അപവാദ ന്യായം എന്ന് പറയുന്ന ഒരു ന്യായം പാണിനി സ്വീകരിച്ചിട്ടുണ്ട്. ഇനി അഗസവർണ്ണ ദീർഘിക്കുന്നുണ്ട് അപവാദം, അതിനെ നമ്മൾ പഠിക്കും. ഇത് പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ സൂത്രം എന്താ പറയുന്നത്? അഗസവർണേജി അക്കിൽ നിന്നും പരത്തിലായി സവർണമായി അച്ചിരിക്കുമ്പോൾ പൂർവപരങ്ങൾക്ക് ദീർഘം ഏകാദേശമായി വരും. ഇവിടെ ഇനി മറ്റൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഇവിടെ ദീർഘത്തെ വിധിച്ചിരിക്കുകയാണ്, ആ സൂത്രത്തിൽ തന്നെയുണ്ട് ദീർഘ. ഈ ദീർഘം എന്ന് പറയുന്നത് എന്താണ്? സപ്ഞയാണ്. ഭൂകാലോജ്ഹരസ്വ ദീർഘപ്ലുത, അവിടെ വിധിച്ച ഒരു സപ്ഞയാണ് ദീർഘം എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നേരത്തെ ഭൂകാലോജ്ഹരസ്വ ദീർഘപ്ലുത എന്ന് സപ്ഞാസൂത്രം വിധിച്ചത്. അക്കഹ എന്ന് പറയുന്നതോ ആതിരന്തിയന സഹേത, അതിൽ നിന്നാണ് അക്കിനെ കിട്ടുന്നത്. സവർണമോ അതിനു വേണ്ടിയിട്ടാണ് മുമ്പ് വിധിച്ചത്, തുല്യാസ്യ പ്രയത്നം സവർണം. അപ്പൊ ഈ സൂത്രങ്ങളുടെ പരസ്പര ബന്ധത്തെ നമ്മളിങ്ങനെ മനസ്സിലാക്കണം. ഓരോ സൂത്രവും മറ്റ് നിരവധി സൂത്രങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ ദീർഘം എന്താണെന്ന് ഈ സൂത്രത്തിൽ കാണുമ്പോൾ നമ്മൾ ഉടനെ ചിന്തിക്കും. മുമ്പ് പഠിച്ചത് ഓർമ്മയുള്ളവർക്ക്, ഓർമ്മയുള്ളവർക്കേ മുമ്പോട്ട് പോകാൻ പറ്റൂ. അത് ആദ്യമേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ ദീർഘം? ഉടൻ പറയും, മൂകാലോചകർ സുദീർഘപ്രദ ദീർഘ. ആ എന്താ ദീർഘം? രണ്ട് മാത്രയുള്ള സ്വരങ്ങൾ, അതാണ് ദീർഘം. ശരി, രണ്ട് മാത്രയുള്ള സ്വരങ്ങൾ എത്രയുണ്ട്? അതടുത്ത ചോദ്യം വരും. രണ്ട് മാത്രയുള്ള സ്വരങ്ങൾ എന്നുണ്ട്, ആക്കുണ്ട് രണ്ട് മാത്ര, ഈക്കുണ്ട്, ഊവിനുണ്ട്, റീനുണ്ട്, റീനില്ല, ഏ ഓ ഐ ഔ, ഇത്രയും രണ്ട് മാത്രയുള്ള സ്വരങ്ങളാണ്. അതിൽ പിന്നെ പല ഭേദങ്ങളുണ്ട്, അതൊക്കെ പോട്ടെ. ആറാറ് ഭേദങ്ങൾ പറയും, അതൊന്നും എടുക്കണ്ട. നമ്മളിപ്പോ ദീർഘം മാത്രം എടുത്താൽ മതി. അങ്ങനെ നോക്കുമ്പോൾ ദീർഘത്തെ വിധിച്ചു കഴിഞ്ഞാൽ എത്ര ദീർഘമുണ്ട്? ആ ഈ ഓ റ് നാലെണ്ണം, ഏ ഓ ഐ ഔ എട്ടെണ്ണമുണ്ട്. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈയുടെ പരത്തിൽ ഈ ഇരുന്ന് കഴിഞ്ഞാൽ ദീർഘം വരും എന്ന് പറയുമ്പോൾ എട്ട് ദീർഘം ഇവിടെ വരണം. എട്ട് ദീർഘവും വരാം, കാരണം ദീർഘമെന്നേ പറഞ്ഞുള്ളൂ. ഈയുടെ പരത്തിൽ ഈ ഇരിക്കുമ്പോൾ അതിന് ഈ വരുമെന്ന് പറഞ്ഞില്ല. ഈ വരുമെന്ന് പറഞ്ഞെങ്കിൽ സംശയമൊന്നുമില്ല, ഈ തന്നെ വരും. പക്ഷെ ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നു? ദീർഘമെന്ന് പറഞ്ഞു. അപ്പോൾ എട്ട് ദീർഘം വരണം. അപ്പോൾ നമ്മൾ മുമ്പ് പഠിച്ച സൂത്രം വരും, സ്ഥാന അന്തരതമഹ. സ്ഥാനിയുടെ സ്ഥാനത്ത് നോക്കണം, അതിന് തുല്യമായ സ്ഥാനം ആദേശത്തിൽ ഏതിനാണോ ഉള്ളത് അത് വരുത്തുക. അപ്പൊ സ്ഥാനി എന്ന് പറയുന്ന ഇവിടെ എന്താണ്? ഈ പ്ലസ് ഈ രണ്ടിന്റെ സ്ഥാനി, ഈ ചുശാനം താലു, അതിനോട് സാദൃശ്യമുള്ളത്, സ്ഥാനം കൊണ്ട് സാദൃശ്യമുള്ള എന്താണ്? ദീർഘം എന്ന് വിധിച്ചതിൽ ഈ ആണ്. എന്തുകൊണ്ട്? ഈ ചുശാനം താലു കറക്റ്റ് അതേ കിട്ടത്തുള്ളൂ. ഏ തൈതോഹോ കണ്ടതാലും, അതിൽ കുറച്ച് കൂടുതൽ ഒരു കണ്ഠം കൂടെ വരും, അതൊക്കെ വിടാം. ശരിയായ സാദൃശ്യം കിട്ടുമ്പോൾ പിന്നെ വളഞ്ഞ സാദൃശ്യം എടുക്കേണ്ട കാര്യമില്ല. അപ്പോ സ്ഥാനി എന്താണ്? ഈ രണ്ട് ഈ പ്ലസ് ഇ ആദേശത്തിൽ സ്ഥാനിയോട് അത്യധികം സാദൃശ്യമുള്ളത് ഈകാരമാണ്. എങ്ങനെ? സ്ഥാനെ അന്തരതമഹ പ്രസംഗേ സതി സദൃശതമ ആദേശക സ്യാത്. ഒരു സ്ഥാനികിട സ്ഥാനത്ത് അനേകം വർണ്ണങ്ങൾ ആദേശമായി പ്രാപ്തമാകുമ്പോൾ ഇവിടെ എന്താണ്? ഈ പ്ലസ് ഇ, ഇവിടെ രണ്ട് ഇ ഉണ്ട്, അതാണ് സ്ഥാനി. ആ സ്ഥാനികളുടെ സ്ഥാനത്ത് അനേക വർണ്ണങ്ങൾ എട്ടെണ്ണം ഇവിടെ പ്രാപ്തമാകുമ്പോൾ അതിനോട് ഏറ്റവും സാദൃശ്യമുള്ള ഈകാരം വരും. സ്ഥാന അന്തരതമാണെന്നുള്ള സൂത്രപ്രകാരം ഇപ്പോൾ ഈ പ്ലസ് ഇ, അതിൻ്റെ സ്ഥാനത്ത് എന്ത് വന്നു? ഈ വന്നു. അപ്പം അഗതസവർണ ദീർഘ എന്നുള്ള സൂത്രത്തിനോടൊപ്പം തന്നെ സ്ഥാന അന്തരതമ എന്നുള്ള സൂത്രവും പ്രവർത്തിക്കും. ഇവിടെ ഇപ്പോൾ ആ സൂത്രം പറഞ്ഞിട്ടില്ല, പക്ഷേ നമ്മൾ ആ സൂത്രം ഓർത്തിരിക്കണം. എന്നാലേ കറക്റ്റായിട്ട് ഈയുടെ സ്ഥാനത്ത് ഈ കാര്യത്തെ ആദേശം ചെയ്യാൻ പറ്റും. അപ്പൊ ദീർഘമെന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഈ എട്ടെണ്ണവും വരുന്നത് കൊണ്ടാണ് അവിടെ ഇപ്പൊ എണ്ണം എന്ന് പറഞ്ഞപ്പോ എത്ര എണ്ണം വന്നു? നാലെണ്ണം വന്നു. അതുകൊണ്ടാണ് അതിനെ സ്ഥാനം അന്തരത്തമാന്ന് തോന്നുന്നത്. അതുപോലെ ദീർഘമെന്ന് പറഞ്ഞാൽ പാണിനിയുടെ സപ്ന ആയതുകൊണ്ട് ദീർഘം എന്ന് പറയുന്നുണ്ട്. എല്ലാത്തിനെയും ഗ്രഹിക്കാം, എട്ടെണ്ണത്തിനെയും അല്ലാതെ കൂടുതലും ഗ്രഹിക്കാം. നമ്മൾ തൽക്കാലം അതിനെ എടുക്കുന്നുള്ളൂ, മറ്റ് ഭേദങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പോൾ അവിടെ സ്ഥാന അന്തരത്വ പ്രകാരം എന്ത് ചെയ്തു? ഈ പ്ലസ് ഇ എന്നോട് തീ വന്നു. അപ്പോൾ ഈ പ്ലസ് ഇ എന്നുള്ള സ്ഥലത്ത് ഇഗോ എണച്ചി എന്നുള്ളതിനെ ബാധിച്ചിട്ട് അഗതസ്വർണ ദീർഘപ്രകാരം ഈ വന്നു. അക്കിൽ ഏതൊക്കെ വർണ്ണങ്ങളുണ്ട്? ഈ ഊ ഋ നാല് വർണ്ണം. ആയുണ്ട്, ആ അവസാനം ആയുടെ ഉദാഹരണം അവസാനം വരും. നമ്മളിപ്പോൾ ആദ്യം ഈ നാലെണ്ണം പഠിക്കുന്നത് ഈ ഊ ഋ ഋ അക്കെന്ന് പറയുന്ന ആയി തുടങ്ങുന്നതാണ്. പക്ഷെ നമ്മളിപ്പോൾ നാലേ എടുക്കുന്നുള്ളൂ. എന്തുകൊണ്ട്? ഇത് ഇഗവേണച്ചിയുടെ അപവാദം എന്നുള്ള നിലയ്ക്ക് നാലെണ്ണം എടുക്കുന്നുള്ളൂ. ആയുടെ ഉണ്ട്, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല, അത് അവസാനമുണ്ട്. ഇനി അടുത്ത് പൂവിനെടുക്കുക. ഇവിടെ എഴുതിയിരിക്കുന്നു നോക്കുക, ഊ പ്ലസ് ആ അവിടെ എഴുതിയിട്ടുണ്ട് വാ. എന്തുകൊണ്ട്? ഇഗവേണച്ചി പൂവിന്റെ പരത്തിൽ അച്ച് ആയിരുന്നു കഴിഞ്ഞാൽ ഊവിന് വകാരം വരും, വാന്ന് രൂപം കിട്ടും. നമ്മൾ പഠിച്ചതാണ്. പക്ഷെ ഊ പ്ലസ് ഊ എന്നിരിക്കുന്നു, ഇവിടെയും ഇഗവേണച്ചിക്ക് പ്രവർത്തിക്കാം. എന്തുകൊണ്ട്? ഊവിന്റെ പരത്തിൽ അച്ചിൽപ്പെട്ട ഊ ഇരിക്കുന്നു. അവ പറയുന്നു അതിനെ ബാധിച്ചുകൊണ്ട് വരുന്നു അഗത സവർണ ദീർഘ. അക്കിൽപ്പെട്ട ഊവിന് ശേഷം സവർണമായ അച്ചിരിക്കുകയാണെങ്കിൽ, എന്ന് വെച്ചാൽ ഊ എന്റെ തന്നെ ഒരു ഭേദം ഇരിക്കുകയാണെങ്കിൽ, ഊ ഇരിക്കുകയാണെങ്കിൽ എന്തുവരും? അവിടെ യുഗയണിച്ച് പ്രവർത്തിക്കാൻ പാടില്ല. അതിനെ ബാധിച്ചുകൊണ്ട് അഗത സവർണ ദീർഘ പ്രവർത്തിക്കും. അപ്പോൾ അക്കിൽപ്പെട്ട ഊവിന്റെ പരത്തിൽ അച്ചിൽപ്പെട്ട ഊ ഇരിക്കുന്നു. പരസ്പരം രണ്ട് സവർണങ്ങളാണ്. ദീർഘത്വ വിരിച്ചു സ്ഥാന അന്തരതമ പ്രകാരം ഉപ ഉപത്മാനിയാനാം ഓഷ്ഠ ഉകാരത്തിന് സ്ഥാന സാമ്യമുള്ളത് ഊമായിട്ടാണ്, ഓഷ്ഠമാണ്. അപ്പോൾ ഊ പ്ലസ് ഊ രണ്ടിൻ്റെയും കൂടെ സ്ഥാനത്ത് ഏകഹ പൂർവ പരയോഹോ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. രണ്ടിൻ്റെ സ്ഥാനത്ത് ഏകം ആദേശമായി വരും. സ്ഥാന അന്തരതമ പ്രകാരം ഊ വന്ന് ഊന്ന് വന്നു. ഇനി അടുത്ത് നോക്കുക, ഒരു പ്ലസ് ആ ഇവിടെയും മികവണച്ച് പ്രവർത്തിക്കും. രേഭം വന്നു, റിവിന്റെ സ്ഥാനത്ത് രേഭം വന്നു. പരത്തിലിരിക്കുന്ന ആയ കൂട്ടിച്ചേർത്ത പര എന്ന് വന്നു. രണ്ടില്ല രേഭം വന്നു. പക്ഷെ എറു പ്ലസ് എറുകുന്നിരിക്കുമ്പോഴും ഇവിടെയും മികവണച്ചയ്ക്ക് പ്രവർത്തിക്കാം. പക്ഷെ പറയുന്നു അഗത സവർണ ദീർഘ, അഖില ഒരു വർണ്ണത്തിന്റെ പരത്തിൽ സവർണമായ ഒരച്ചിരുന്നാൽ ഇവിടെ അറുകാണിരിക്കുന്നത്. ഇവിടെ ഇഗവണച്ചി ബാധിച്ചിട്ട് അഗത സവർണ ദീർഘ വരും, സ്ഥാന അന്തരതമ വരും. റെഡു റഷാണ മൂർധ, മൂർധ സ്ഥാനമുള്ള ഋകാരത്തിന്റെ സ്ഥാനത്ത് ദീർഘമായ ഋകാരം വന്നിട്ട് റീന്ന് വന്നു. അപ്പോ ഈ ഓറ് റി സാറിന് വരാറില്ല. വന്നു കഴിഞ്ഞാൽ റി പ്ലസ് റീന്നിരുന്നു കഴിഞ്ഞാൽ ദീർഘ റീന്നേ വരത്തുള്ളൂ. റിൽ റു വർണ്ണയോർമ്മ സാവർണ്ണയും വാച്യവും, അതിന് ദീർഘമില്ല, അത് നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ടാണ് അത് എഴുതാത്തത്. റി വരെയുള്ള നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇതിന് ഉദാഹരണം ഇല്ലാത്തതുകൊണ്ട് ഭാഷ്യത്തിൽ ഭാഷ്യകാരൻ ഒരു ഉദാഹരണം ഉണ്ടാക്കി, ഹോത്ര പ്ലസ് ഋകാരഹ ഹോത്രകാരഹ എന്ന് ചെയ്തു. കാരണം അതിന് ഉദാഹരണം കിട്ടുകയില്ല. അതുകൊണ്ട് അതുപോട്ടെ, അഗതസവർണ ദീർഘ എന്ന് പറയുന്നതിന് നമ്മൾ അക്കിലായ വെട്ടിട്ടാണ് ഇതുവരെ ചർച്ച ചെയ്തത്. ഈ ഊ റ് അതിലൊരക്കുണ്ടല്ലോ, ആ എന്തുകൊണ്ട് നമ്മൾ വിട്ട്? നമ്മൾ നാലെണ്ണം വെച്ചുകൊണ്ടാണ് ഇതുവരെ ചിന്തിച്ചത്. കാരണം ആ നാലെണ്ണമാണ് ഇഗവേണച്ചിക്ക് അപവാദമായി വരുന്നത്. ഒരു സൂത്രത്തിൽ തന്നെ പലതിന്റെ അപവാദങ്ങൾ, പലതിന് അപവാദമാവും ഒരു സൂത്രം തന്നെ. ഇത് അഗതസവർണ ദീർഘയല്ല, ഈ ഊറ് ഇത് ഇഗവേണച്ചിക്ക് അപവാദമാണ്. ആ എന്ന് പറയുന്നത് മറ്റു സൂത്രത്തിന് അപവാദമാണ്. നമ്മളത് പഠിച്ചിട്ടില്ല, നമ്മൾ പഠിക്കും. അതുകൊണ്ടാണ് ആയ മാറ്റിവെച്ചത്. കാരണം ആ പ്ലസ് ആ എഴുതി നോക്കുക. ആ പ്ലസ് ആ എന്നെഴുതി കഴിഞ്ഞാലോ അവിടെ നോക്കുക, ഇവിടെ ഇഗോണിച്ച് പ്രവർത്തിക്കുമെന്ന് നോക്കുക. ആ പ്ലസ് ആ എന്ന് അവിടെ ഇഗോണിച്ച് പ്രവർത്തിക്കത്തില്ല, കാരണം അവിടെ പൂർവ്വത്തിൽ ഇക്കില്ല. അവിടെ ആയായിരിക്കണം, അത് ഇക്കപ്പെടുന്നതല്ല. പരത്തിൽ അച്ചുണ്ട് ശരിയാണ്, പക്ഷെ പൂർവ്വത്തിൽ ഇക്കില്ല. അതുകൊണ്ട് ഇഗോണിച്ചയും ഇതുമായിട്ടൊരു ബന്ധവുമില്ല, അതുകൊണ്ടാണ് അത് മാറ്റിവെച്ചത്. ആ പ്ലസ് ആന്നിരിക്കുന്നിടത്തോ അഗസ്വർണ്ണ ദീർഘ പ്രവർത്തിക്കുമെന്ന് നോക്കുക, അത് പ്രവർത്തിക്കും. അഗസ്വർണ്ണ ദീർഘ എന്ന് പറയുന്നത് ഈ സ്ഥലം ഒഴികെ ഉള്ളിടത്താണ് ഇഗോയിലച്ചയെ ബാധിക്കുന്നത്. ഒരു സൂത്രത്തിന്റെ അകത്ത് തന്നെ പലതരത്തിലുള്ള അപവാദങ്ങൾ വരും. ആ പ്ലസ് ആന്ന് പറയുന്നിടത്ത് ഇഗോയിലച്ചി പ്രവർത്തിക്കത്തില്ല. ആ പ്ലസ് ആന്നിരിക്കുന്നു, അഗസ്വർണ്ണ ദീർഘം നോക്ക്, അക്ക് പൂർവ്വത്തിലിരിക്കുന്ന അക്കിൽപ്പെട്ടാണ്, പരത്തിലിരിക്കുന്ന അക്കിൽപ്പെട്ടാണ് പറയുന്നു. അക സവർണയച്ചി അക്കിന്റെ പരത്തിൽ, അതിന് സവർണമായി അച്ചിരിക്കുന്നു. ആ എന്ന് പറയുന്നു പരത്തിലിരിക്കുന്നത് സവർണമാണ്, അച്ചാണ്. പൂർവപരയോഹോ പൂർവത്തിൽ ആക്കും പരത്തിലാക്കും കൂടി ദീർഘ ഏകാദേശ്യ ദീർഘമായ ആകാരം വരും, അവിടെ ഈ സ്ഥാന അന്തരതമോ വരും. ആ പ്ലസ് ആ പോയിട്ട് അവിടെ ആ വരും. ഇവിടെ ഇഗോണിച്ചയായിട്ട് ഒരു ബന്ധമുണ്ട്. ബാക്കി നമ്മൾ ചെയ്ത ഈ ഊറ് മൂന്ന് ഉദാഹരണങ്ങളിലും അഗസ്വർണ്ണ ദീർഘ എന്ന് പറയുന്ന ഇഗോണിച്ചയെ ബാധിക്കുന്നു, ഇവിടെ അതില്ല. കാരണം അവിടെ ഇകഹ എന്ന് സ്ഥാനീയ നിർദ്ദേശിച്ചു, ഇവിടെ അകഹ എന്നാണ് സ്ഥാനീയം നിർദ്ദേശിച്ചിരിക്കുന്നത്. പരത്തിൽ അച്ഛൻ. പിന്നെ ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അക്കിന് സവർണമായ അച്ച് പരവിരുന്നാലേ ഈ സൂത്രം പ്രവർത്തിക്കും. ഇനി അക്കെന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം മുതലേ എടുക്കാം ആ ഈ ഈ നാലെണ്ണം എടുക്കാം, ഇതൊരു വേണ്ട, ആവശ്യമില്ലാത്തത് നമ്മൾ പറയത്തില്ല. ഇതിന് സവർണമായ അച്ഛെന്ന് പറയുമ്പോൾ ഇതേ വർണ്ണം പരത്തിയിരുന്നാലേ പറ്റും, വേറെ ഏതെങ്കിലും ഇരുന്നാൽ പറ്റത്തില്ല. അപ്പൊ പരത്തിന് എന്ത് തന്നെ വേണം? ആ പ്ലസ് ആ, ഇ പ്ലസ് ഇ, ഉ പ്ലസ് ഉ, റ് പ്ലസ് റ്, ഇങ്ങനെ ഇരിക്കണം ചുരുക്കത്തിൽ. അതാണ് അകഹ സവർണ അച്ഛെന്ന് പറയുന്നത്. അകഹ സവർണ അച്ഛെന്ന് പറഞ്ഞാൽ ആ പ്ലസ് ആ, ഇ പ്ലസ് ഇ, ഉ പ്ലസ് ഉ, റ് പ്ലസ് റ്, ഇതാണ് അകഹ സവർണ അച്ഛ് എന്ന് പറയുന്നത്. അക്കിന് സവർണമായ അച്ഛ് പരമേരിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഒരാൾക്ക് സംശയം വരും, ആയുടെ പരത്തിൽ സവർണമായ സ്വരം എന്ന് പറയുമ്പോൾ ആയേ ഉള്ളൂ, ഈയുടെ പരത്തിൽ സവർണം എന്ന് പറയുമ്പോൾ ഈയേ ഉള്ളൂ, ഉവിന്റെ പരത്തിൽ സവർണം ഉവേ ഉള്ളൂ, റിന്റെ പരത്തിൽ റിയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ പരത്തിലിരിക്കുന്നതും അക്കല്ലേ, ഇതിനെന്തിന് അച്ഛെന്ന് പറയണം? കാരണം പരത്തിലിരിക്കുന്ന നോക്കുക, പുറത്തിരിക്കുന്നതേ പരത്തിയിരിക്കും, വേറെ ഒന്നും കൂടെ വരത്തില്ല, വേറെ ഏതെങ്കിലും ഒന്നും സവർണമാകത്തില്ല. അപ്പോൾ പരത്തിലിരിക്കുന്ന ഇവിടെ എന്തായി? വാസ്തവത്തിൽ പരത്തിൽ അച്ചിലെ എല്ലാ വർണ്ണവും വരത്തില്ല, മറിച്ച് പരത്തിൽ അക്കേ വരത്തുള്ളൂ. അകഹ സവർണെ അച്ചി എന്ന് പറയുന്നതിന് വരെ നമുക്ക് എന്ത് പറയാം? അകഹ അഖി എന്ന് പറഞ്ഞാലും മതി. അക്കിന്റെ പരത്തിൽ അക്കിരിക്ക്, അങ്ങനെ ഇത് വരത്തുള്ളൂ. പിന്നെ അച്ചി എന്ന് എന്തിനു പറഞ്ഞു? പൂർവ്വത്തിൽ നിന്ന് വരുന്നു, അത് ഇവിടം വഴി താഴോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ പൂർവ്വത്തിൽ നിന്ന് വന്ന അച്ച് ഈ സൂത്രത്തിൽ കൂടി ഒന്ന് കയറിയിട്ട് ഇറങ്ങിപ്പോയെന്നേ ഉള്ളൂ. വാസ്തവത്തിൽ ഇവിടെ പരത്തിൽ അച്ച് വരത്തില്ല, ഇവിടെ എന്തേ വരത്തുള്ളൂ? അക്കേ വരത്തുള്ളൂ. അപ്പോൾ ഇവിടെ അക്കിന്റെ പരത്തിൽ എന്തായിരിക്കും? എപ്പോഴും ഇരിക്കുന്ന അക്കായിരിക്കും. അകഹ സവർണെ അച്ചി പരേ എന്ന് അകഹ സവർണ ദീർഘ എന്ന് പറയുന്നതിന് പകരം അക്കോ അക്കി ദീർഘ എന്നും പറയാം. അക്കിന്റെ പരത്തിൽ അക്കിരുന്ന് കഴിഞ്ഞാൽ ദീർഘം വരും. ഈ സൂത്രത്തെ ചുരുക്കി പറയുന്നതാണ്, അതാണ് നമ്മൾ ആദ്യം പഠിച്ചത്. അക്കോ അക്കി ദീർഘ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അതെന്താണ്? ഈ സൂത്രത്തെ ചുരുക്കി പറയുന്നതാണ്. അത്രേ ആവശ്യമുള്ളൂ. ഇവിടെ അച്ഛന്ന് പറയേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? പൂർവ്വത്തിൽ അക്കും പരത്തിൽ അക്കും ഇരിക്കുമ്പോൾ ദീർഘം വരും. എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ള വിദ്യ. ഇതുപോലെ പല സൂത്രങ്ങളും ചുരുക്കുന്ന വിദ്യകളുണ്ട്. അത് മറ്റൊരു സൂത്രമല്ല, പൂർവാചാര്യന്മാർ തന്നെ ഈ ഓരോ സൂത്രങ്ങളെയും ചുരുക്കി പറയും. അപ്പോൾ കാര്യം കുറച്ചുകൂടെ വ്യക്തമാകും. അച്ഛന്ന് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾക്ക് ചോദിക്കും, ആയുടെ പരത്തിൽ എയിരിക്കുന്നു, അക്കിൻ്റെ സവർണത്തിൽ അച്ചിരിക്കുന്നു, ആ പ്ലസ് എ, അത് സവർണ ദീർഘ പ്രവർത്തിക്കും ഇല്ല, എന്തുകൊണ്ട്? അത് സവർണമല്ല. അക്കിൻ്റെ പരത്തിൽ അച്ചിരുന്നാൽ പോലെ അത് സവർണവുമായിരിക്കും. സവർണമാകണമെങ്കിൽ എന്ത് വേണം? ആയുടെ പരത്തിൽ ആ തന്നെ ഇരിക്കും. അപ്പോൾ ആ വർണ്ണങ്ങളെക്കുറിച്ചുള്ള ഒരു പൂർണ്ണമായ ബോധം നമ്മുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് വേണം സന്ധി ചെയ്യാൻ. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഓരോ സൂത്രം എവിടെ പ്രവർത്തിക്കുന്നു, എവിടെ പ്രവർത്തിക്കുന്നില്ല, ഉത്സർഗം ഏതാണ്, അപവാദം ഏതാണ്, അതെങ്ങനെ എങ്ങനെ ഓരോന്നും ഒഴിവായി ഒഴിവായി പോകുന്നു. സാമാന്യ സൂത്രം എവിടെയൊക്കെ പ്രവർത്തിക്കുന്നു, വിശേഷ സൂത്രങ്ങൾ എവിടെയൊക്കെ പ്രവർത്തിക്കുന്നു, വിശേഷ സൂത്രം വിട്ടിട്ട് സാമാന്യത്തിന് എവിടെയൊക്കെ പ്രവർത്തിക്കാം, സാമാന്യ സൂത്രത്തിന്റെ സ്ഥലങ്ങൾ എവിടെയൊക്കെ വിശേഷ സൂത്രം അപഹരിക്കുന്നു, ഇതെല്ലാം നമ്മൾ ഈ വർണ്ണങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് ചിന്തിക്കുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ട് അഗത സവർണ ദീർഘ എന്നുള്ളതിന് നമുക്ക് ചുരുക്കത്തിൽ എങ്ങനെ പറയാം? അപ്പോ അഗിദീർഘ, അപ്പോ ആ പ്ലസ് ആ, ഇ പ്ലസ് ഇ, ഊ പ്ലസ് ഊ, റ് പ്ലസ് റ്, ഇത്രയേ ഉള്ളൂ. നമ്മൾ ആദ്യ സന്ധി പഠിച്ച ഇതാണ് ആ പ്ലസ് ആ. എന്തുകൊണ്ടാണ് അത് ആദ്യം പഠിച്ചത്? കാരണം അക്ഷര സമാമനായം തുടങ്ങുന്ന ആയിൽ നിന്നാണ്. അപ്പം നമ്മൾ സന്ധിയും ആദ്യം തുടങ്ങുന്ന അവിടെ നിന്നായിരിക്കണം, ആയിൽ നിന്ന് തുടങ്ങണം. ഈ നിന്നല്ലല്ലോ തുടങ്ങേണ്ടത്. അക്ഷര സമാമനായത്തിൽ ആദ്യത്തെ വർണ്ണം ആ അല്ലേ. അപ്പം നമ്മൾ സന്ധി ചെയ്യുമ്പോഴും ആയി തുടങ്ങണം. ആ പ്ലസ് ആ ദീർഘമാ, അതുകൊണ്ടാണ് ആദ്യം അവിടെ തുടങ്ങിയത്. പക്ഷെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ സൂത്രമാണ് ഈ ഗോയണച്ച്. ആയിൽ നിന്നല്ല തുടങ്ങുന്നത്, ഈയിൽ നിന്നാണ്. നമ്മൾ ആദ്യം ആയിൽ തുടങ്ങി പിന്നെ ഈയിലേക്ക് വന്നു. ഇപ്പൊ ഏതൊക്കെ നമ്മൾ പഠിച്ചു? ആ സ്ഥാനിയായി വരുന്നത്, ഈ സ്ഥാനി, ഊ, റ്, ഇത്രയും സ്ഥാനിയായി വരുന്ന പഠിച്ചു. ഇനി എ, ഓ, ഐ, ഔ, അത് സ്ഥാനിയായി വരുന്നത് പഠിക്കും. അപ്പോൾ അച്ച് സ്വരങ്ങൾ, അച്ചല്ലെങ്കിൽ സ്വരങ്ങൾ സ്ഥാനിയായി വരുന്ന ആദേശങ്ങൾ പഠിക്കും. ആ എന്ന് പറയുന്നത് മംഗളവാചി എന്നാണ് പറയുന്നത്. മംഗളവാചിയാണ് പറയുന്നതല്ല, അക്ഷരാണ, അകാരോ, അകാരോസ്മി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആയിൽ നമ്മൾ തുടങ്ങി. അതുകൊണ്ടാണ് അകോവാക്കി ദീർഘ എന്നുള്ള ആദ്യം പഠിച്ചത്. അവിടെ അകസവർണ്ണ ദീർഘ എന്ന് പറയാത്ത വെച്ചുകഴിഞ്ഞാൽ അക്കോവാക്കി ദീർഘ എന്ന് പറഞ്ഞാൽ നമ്മളെന്തോ പുതിയ കാര്യം പഠിക്കുന്നു എന്നുള്ള രീതി കൂടുതൽ ശ്രദ്ധയിലിരിക്കും. അകസവർണ്ണ ദീർഘ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ ഇതൊക്കെ ഞങ്ങൾ എത്ര കേട്ടാണ് എന്ന് പറഞ്ഞ് ഉദാസീനമായിരിക്കും. അതാണ് ആദ്യം ആ പേര് പറയാതെ അത് പറഞ്ഞു. ഇപ്പൊ മനസ്സിലായി രണ്ടും ഒന്ന് തന്നെയാണ്. നമ്മൾ ആദ്യം പഠിച്ചത് യുഗോണച്ചയല്ല, അത് സവർണ ദീർഘ. പിന്നെ അങ്ങനെ ഒരു ധാരണയുണ്ട്, യുഗോണച്ച് പഠിക്കുന്നവൻ ഗുണം പിടിക്കത്തില്ല. ഒരു മിഥ്യാധാരണയാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും പേര് ലോകസിദ്ധാന്തോതിയോ സിദ്ധാന്തോതിയോ എല്ലാം പഠിച്ചു കഴിഞ്ഞാലും മറക്കാത്ത ഒരു സൂത്രമാണ് യുഗോണച്ച്. അത് മറക്കില്ല എന്ന് മാത്രമല്ല വേറൊന്നും ഓർമ്മയിൽ കാണത്തുമില്ല. നിങ്ങൾ വ്യാകരണം പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്. എന്ത് പഠിച്ചു? ഈഗോ എണച്ചി. അപ്പോൾ അങ്ങനെ ആൾക്കാർ പറഞ്ഞു പറഞ്ഞ് ഇതിനൊരു എന്തോ ഒരു അപശകുനമെന്നുള്ളൊരു ധാരണയുണ്ട് ആൾക്കാരുടെ മനസ്സിൽ. ഈഗോ എണച്ചി പഠിച്ചോ അവൻ്റെ വ്യാകരണ പഠനം തീർന്നെന്നാണ് പൊതുവെ ഒരു ധാരണ. അതിനപ്പുറം ഒന്നും മനസ്സിൽ കാണത്തില്ല. അതിന് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ ഉദാഹരണത്തിന് ആവശ്യമില്ലാത്ത ഒരുപാട് സൂത്രങ്ങൾ അവിടെ വന്നു. ഇതൊക്കെ വേർത്ത് പഠിച്ചു കഴിഞ്ഞാലും ഒന്നും തലയിരിക്കത്തില്ല, ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ആ പ്ലസ് ആ ഉദാഹരണം സന്ധിയിൽ ആദ്യം പഠിച്ചത്. പിന്നെ അടുത്ത് വരുന്ന ഈ ഊ റ് ഇത്രയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അക്ക് പ്രത്യാഹരത്തിൽപ്പെട്ട വർണ്ണങ്ങൾ സ്ഥാനിയായി വരുന്ന ഉദാഹരണം ഇനിയുണ്ട് ധാരാളം. എന്നാലിവിടെ ക്രമത്തിലാവുന്നു. ആദ്യം സ്വരസന്ധി, പിന്നെ വ്യഞ്ജനസന്ധി. സ്വരത്തിൽ തന്നെ ആദ്യം എന്താണ്? ആ, ഈ, ഊ, റ്, ഏ, ഓ, ഐ, ഔ. അത് കഴിഞ്ഞിട്ട് പിന്നെ വ്യഞ്ജനങ്ങൾ ആ ക്രമത്തിലാണ് പോകുന്നത്. അത് സ്ഥാനിയായി വരുന്നത്. ആദേശം ഒന്നും വരാം ഇവിടെ. ഇക്കിന് തന്നെ എണ്ണ് വ്യഞ്ജനങ്ങൾ ആദേശമായി വന്നേക്ക്. അങ്ങനെ പഠിക്കുന്നതിൻ്റെ ഒരു ക്രമമുണ്ട്. അപ്പൊ ഇതിൽ മനസ്സിലാക്കേണ്ട ഇതാണ്, ഇ പ്ലസ് ഇ എന്നിരിക്കുന്നിടത്ത് ഇവ വേണിച്ച് വരാം, പക്ഷെ അതിനെ ബാധിച്ചുകൊണ്ട് അവവാദമായ അതത് സവർണ ദീർഘ വരും. ഉ പ്ലസ് ഉ എന്നുള്ളിടത്ത് റു പ്ലസ് റു എന്നുള്ളിടത്തും ഇവ വേണിച്ച് വരാം, പക്ഷെ അതിൻ്റെ അപവാദ സൂത്രമാണ് ഇത്. അപ്പോൾ സൂത്രങ്ങൾ, സൂത്രത്തിൻ്റെ നിയമം, അതിൻ്റെ വർണ്ണങ്ങൾ, അതിൻ്റെ സ്ഥാനി, അതിൻ്റെ നിമിത്തം, ഇതെല്ലാം മനസ്സിലാക്കി സൂത്രങ്ങളെ ഉദാഹരണങ്ങളിൽ പ്രയോഗിക്കുന്ന ഒരാളിന് എവിടെയെങ്കിലും ഇ പ്ലസ് ഇ എന്ന് കാണുമ്പോൾ ഇവിടെ എന്തുകൊണ്ട് ഇഗോയണിച്ച് വന്നുകൂടാ, ഇക്കൊണ്ട് പരത്തിൽ അച്ചുണ്ട്, ഇവിടെ എന്തുകൊണ്ട് അഗസ്തവർണ ദീർഘം വന്നു എന്ന് സംശയം വരാം. ആ സംശയം പരിഹരിക്കുന്നതാണ് അപവാദന്യായം. ഓരോ അപവാദ സൂത്രങ്ങളും അതിന് ഏതാണോ വിധിച്ചിരിക്കുന്നത് അവിടെ അത് പ്രവർത്തിച്ചില്ലെങ്കിൽ അത് നിരവകാശമാവും, വ്യർത്ഥമായി പോകും. സാമാന്യ സൂത്രങ്ങളെ അപേക്ഷിച്ച് ഇത്തരം അപവാദ സൂത്രങ്ങൾ അല്ലെങ്കിൽ വിശേഷ സൂത്രങ്ങൾ ദുർബലങ്ങളാണ്. അതുകൊണ്ട് അത് പ്രവർത്തിക്കേണ്ട സ്ഥാനത്ത് അത് പ്രവർത്തിച്ച് തന്നെ തീരണം. അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ സൂത്രങ്ങളിലൂടെ സന്ധി ചെയ്യുമ്പോൾ ഈ നിയമം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം അത് മനസ്സിലാക്കാൻ. പിന്നെ നമ്മൾ ശ്ലോകങ്ങളൊക്കെ കണ്ട് പദങ്ങൾ പിരിക്കുന്നു, പിരിക്കുന്നിടത്ത് ഈ നിയമങ്ങളൊന്നും നമ്മുടെ മനസ്സിൽ വയ്ക്കേണ്ട കാര്യമില്ല. ഇത് ഒരു തവണ മനസ്സിലാക്കി കഴിഞ്ഞാൽ എങ്ങനെ ഇ പ്ലസ് ഇ എന്ന് മനസ്സിലാക്കിയാൽ അവിടെ നമുക്ക് സൂത്രത്തിൻ്റെ ആവശ്യമില്ല, നിയമങ്ങളുടെ ആവശ്യമില്ല, നമ്മൾ സ്വയം മനസ്സിലാക്കും. ഇ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇ പ്ലസ് ഇ എന്ന് നമ്മൾ പിരിക്കും. അത് പരിചയം കൊണ്ട് ശ്രദ്ധിക്കുന്ന കാര്യം, അതിന് സൂത്രത്തിൻ്റെ ആവശ്യമുണ്ട്. ആ പരിചയത്തിൽ എത്തിച്ചേരുന്നത് വരെ നമ്മൾ ഈ സൂത്രം, അതിൻ്റെ വൃത്തി, അതിൻ്റെ ന്യായങ്ങൾ, അപവാദ ന്യായം എന്നും മറ്റും പറഞ്ഞ ഈ ന്യായങ്ങളും ഓർത്തു വയ്ക്കണം. ഓർത്തു വെച്ചാൽ മാത്രമേ നമുക്ക് ശരിയായിട്ടത് പ്രയോഗിക്കാൻ പറ്റും. ഇതിന് നല്ല പരിചയം വരുന്നത്. ഇതിൽ സൂത്രത്തിൻ്റെ ഉദാഹരണം ഇവ വിളിച്ച് കൊടുത്തതുപോലെ തന്നെ ഇവിടെ മാത്രമല്ല എല്ലായിടത്തും സാധാരണ കൊടുക്കുന്നത് സമാസ സന്ധികളാണ്. സമാസ സന്ധികളിൽ നിന്ന് നമ്മളിത് പഠിക്കുമ്പോൾ ഇതിലൊരു അപൂർണത വരും. അതുകൊണ്ട് നമ്മൾ ആദ്യം ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്, മനസ്സിലാക്കേണ്ട കാര്യം ഒന്ന്, ഇപ്പൊ ഇ പ്ലസ് ഇ എന്നിരിക്കുന്നിടത്ത്, അതാ നമ്മൾ മുമ്പ് പഠിച്ചതുകൊണ്ടാണ് ഇവിടെ ഇപ്പം ഞാൻ പറയാത്തത്. അവിടെ പൂർവ്വത്തിൽ ദീർഘം വരാം, പരത്തിൽ ദീർഘം വരാം, രണ്ടിടത്തും ദീർഘം വരാം, എന്തു വന്നു കഴിഞ്ഞാലും ഇനി പ്ലുതം വന്നാലും എല്ലാം അവിടെ ആദേശികമായി വരുന്ന ഈ തന്നെയായിരിക്കും. ഒ പ്ലസ് എന്നിടത്തും അതുപോലെ തന്നെ, അതാണ് ഇത് സവർണ സജാപ്രത്യാന്ന് പറയുന്ന സൂത്രത്തിന്റെ ഉദാഹരണത്തിൽ പറഞ്ഞു. പൂർവ്വത്തിലുവോ പരത്തിലുവോ അല്ലെങ്കിൽ രണ്ടിടത്തും ദീർഘമോ ഹ്രസ്വമോ എന്തിരുന്നാലും ആദേശമായി വരുന്ന ദീർഘമായിരിക്കും. എന്തുകൊണ്ട് അണുത് സവർണ സജാപ്രത്യ സൂത്രം പറയുന്നു? അക്കെന്ന് പറയുന്നതിന്റെ അക്ഷരസമാനായത്തിലെ ഹ്രസ്വത്തെ ധരിക്കുന്നത് പോലെ തന്നെ ദീർഘത്തെയും ഗ്രഹിക്കാം, പ്ലുതത്തെയും ഗ്രഹിക്കാം. അതുകൊണ്ട് ആ ഈ ഈ വർണ്ണങ്ങളിൽ പൂർവപരങ്ങളിൽ ഹ്രസ്വം ഇരിക്കുകയോ ദീർഘം ഇരിക്കുകയോ മാറിയിരുന്നാൽ, പൂർവത്തിൽ ഹ്രസ്വം പരത്തിൽ ദീർഘം, പരത്തിൽ ഹ്രസ്വം പൂർവത്തിൽ ദീർഘം, ഇങ്ങനെ ഏത് തരത്തിലിരുന്നു കഴിഞ്ഞാലും ശരി ആദേശമായി വരുന്നത് ദീർഘമായിരിക്കും. എന്തുകൊണ്ട്? അക് സവർണ ദീർഘ എന്ന് പറയുന്നിടത്തെ അക് പ്രത്യാഹാരത്തില് ഹ്രസ്വത്തെ മാത്രമല്ല അണുത് സവർണ സജ അപ്രത്യപ്രകാരം ഹ്രസ്വമോ ദീർഘമോ പ്ലുതമോ ഏതിരുന്നാലും ദീർഘം വരുന്നു, പക്ഷേ ദീർഘമായിരിക്കും. ദീർഘം എന്ന് പറയുന്നൊരു സംജ്ഞയാണ്. ആ സംജ്ഞ കൊണ്ട് ഗ്രഹിക്കേണ്ടത് എല്ലാ ദീർഘങ്ങളെയാണ്. അവിടെ സവർണങ്ങളെ ഗ്രഹിക്കുന്ന പ്രശ്നമൊന്നും വരുന്നില്ല. സംജ്ഞയിലൂടെ ഗ്രഹിക്കേണ്ട ദീർഘങ്ങളേതോ അതിനെയൊക്കെ, ആ ദീർഘങ്ങൾ ഗ്രഹിക്കേണ്ടി വരുമ്പോൾ സ്ഥാനാന്തരപ്രകാരം ആ ഈ ഊ ഇതിനെല്ലാം അതാത് വർണ്ണങ്ങളുടെ ദീർഘം മാത്രമേ വരത്തുള്ളൂ, വേറൊന്നുകൂടെ വരുന്നില്ല. ഇത്രയും കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ദീർഘസന്ധി, ഇതിനെ ദീർഘസന്ധി എന്ന് പറയുന്നു. ആദ്യം വന്നത് ദീർഘാദേശം എന്നും പറയുന്നു, ദീർഘസന്ധി എന്നും പറയും. നേരത്തെ വന്നത് ഇണാദേശം, അല്ലെങ്കിൽ എണ്ണിന് മധ്യമങ്ങൾ എന്നൊരു പേരുണ്ട്. അതുകൊണ്ട് മധ്യമാദേശം എന്ന് പറയും. ഇതിനെ ദീർഘസന്ധി അല്ലെങ്കിൽ ദീർഘാദേശം എന്ന് പറയും. അപ്പോൾ ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞു. ഇനി ഇതിന് അപവാദം വരും. പിന്നെ ഇത് ബാധിക്കുന്ന വേറെ ഉത്സർഗ സൂത്രങ്ങൾ വരും. അത് ഓരോരോ സ്ഥാനത്തും വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കി പോകും. അങ്ങനെ മനസ്സിലാക്കി പോകുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് ഇന്നതിൻ്റെ സ്ഥാനത്ത് ഇന്നതേ വരൂ, മറ്റൊന്നും വരത്തില്ല എന്ന് ഉറപ്പ് വരുന്നു. ആ ഉത്സർഗ അപവാദ ന്യായങ്ങളൊന്നും നമ്മൾ ഓർത്തിരുന്നില്ലെങ്കിലും ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് സന്ധിപ്പിരിക്കാൻ പറ്റും. എന്താണോ ഈ എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഈ പ്ലസ് ഈന്നോ ഈ പ്ലസ് ഈന്നോ ഒരു ഹ്രസ്വവും ദീർഘവുമായിട്ടോ രണ്ട് ദീർഘവുമായിട്ടോ എങ്ങനെ വേണമെങ്കിലും പിരിക്കാം. ഊ റ് അതും അങ്ങനെ തന്നെ. അതുപോലെ ആയി ആ എന്ന് വന്നു കഴിഞ്ഞാൽ പൂർവ്വത്തിൽ ഹ്രസ്വകാരവും വരത്തിൽ ദീർഘാകാരവും വരാം, അല്ലെങ്കിൽ പൂർവ്വത്തിൽ ദീർഘവും വരത്തിൽ ഹ്രസ്വവും വരാം. അതങ്ങനെ പിരിച്ചെടുക്കുന്നതിന് നമുക്ക് പദങ്ങളെക്കുറിച്ചുള്ള പരിചയം വേണം. ആ പദപരിചയമുള്ളവർക്ക് അത് സൗകര്യം പോലെ പിരിച്ചെടുക്കാം.